തൃതീയാധ്യായ അഷ്ടമബ്രാഹ്മണ ചതുർത്ഥമന്ത്രം. സഹോവാച യദ് ഊർധ്വം ഗാർഗീ ദിവോ യദ് അവാക് പൃഥിവ്യാ യദ് അന്തരാദ്യവാ പൃഥിവീ ഇമേ യദ് ഭൂതഞ്ജ ഭവച്ച ഭവിഷ്യേത്യാജക്ഷതേ ആപാസേ തത് ഓതഞ്ച പ്രോതം ചേതി. ജഗത്ത് സൂത്രസഹിതമായിരിക്കുന്ന ജഗത്ത്, സൂത്രാത്മാസഹിതമായിരിക്കുന്നു അല്ലെങ്കിൽ പ്രാണാത്മാസഹിതമായിരിക്കുന്ന ജഗത്ത് എവിടെയാണ് ഓതപ്രോതമായിരിക്കുന്നത്, എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? അതാണ് ചോദ്യം ഗാർഗിയുടെ. അതിന് സമാധാനം പറഞ്ഞു, ആകാശത്ത് ഓതഞ്ച പ്രോതം ചെയ്തി, അത് ആകാശത്തിലാണ് ഓതപ്രോതമായിരിക്കുന്നത്. ആകാശം എന്ന് പറഞ്ഞാൽ ഭൂതാകാശമാണ് സാധാരണ. പക്ഷെ ഇവിടെ പറഞ്ഞു എന്താണോ, ലോകത്തിൽ നിന്നങ്ങ് മേളിലോട്ട് ഏതൊക്കെ ലോകങ്ങളുണ്ടോ അത്, ഭൂമിയിൽ നിന്ന് താഴോട്ട് എന്നെല്ലാം പറയുമ്പോൾ ഇവിടെ ആകാശം തന്നെ ഉൾപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം ഇവിടെ ബോധപ്രദമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും ആകാശ ശബ്ദം വന്നു. അപ്പൊ ആകാശം എന്ന് പറയുന്നത് ഈ ഭൂതങ്ങളിൽ ഉൾപ്പെട്ടാണ്. അതുകൊണ്ട് ഇവിടെ ആകാശ ശബ്ദത്തിന്റെ അർത്ഥം വേറെയാണ്. ഇവിടെ ആകാശം എന്നുള്ളതുകൊണ്ട് ബ്രഹ്മം എന്നുള്ള അർത്ഥം കൊടുക്കണം. അവിടെ ബ്രഹ്മം എന്നുള്ള ശബ്ദമല്ല ഉപയോഗിച്ച് അത് വിശദീകരിച്ചു, സത്ത് എന്നുള്ള ശബ്ദം ഉപയോഗിച്ചു. എന്തുകൊണ്ട്? ജഗത്തിന്റെ ആധാരത്തെ കുറിച്ചാണ് ചോദിക്കും. അത് ദ്വിലോകം മുതലും മേളിലോട്ടും ഏതൊക്കെയുണ്ടോ, സ്വർഗ നരകങ്ങളോ എന്തൊക്കെയുണ്ടോ എല്ലാം ചേർത്ത് ഇവിടെ പറഞ്ഞു. മധ്യത്തിലുള്ള വ്യക്തമായി അനുഭവപ്പെടുന്ന ഈ ഭൂമി, ആകാശം, ഇതെല്ലാം ഇതിന്റെ ആധാരത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആശയക്കുഴപ്പം. അതേതാ ബ്രഹ്മം? അതുകൊണ്ടവിടെ വ്യാഖ്യാനിച്ചു പറഞ്ഞു, സത്താ മാത്രേണ വിദ്യതേ. അതിന്റെ ആധാരം ഇവിടെ തന്നെ വ്യക്തമാണ്. ഈ ജഗത്തിന്റെ ആധാരത്തെ ജഗത്തിൽ തന്നെ അനുഭവിക്കാം. ജഗത്തിൽ അത് അനുഭവപ്പെടുന്നുണ്ട്. എങ്ങനെ? സത്താരൂപത്തിൽ. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. നാപ്യന്വയം തദവ്യാപ്തേർ നാപ്യഭാവ സദീഷ്യത്തെ സതതോ ജനിമത്വത്വം സർപ്പാദേ രസന യഥ എന്ന് പറഞ്ഞു. സത്തിന്റെ അഭിവ്യക്തിയാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞു. അത് ദുലോകത്തിന് മേലോട്ടായാലും ശരി, ഭൂമിക്ക് താഴെയായാലും ശരി, ഈ കാണുന്ന ഭൂമിയായാലും ശരി, സർവവും സത്തിന്റെ അഭിവ്യക്തിയാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞു. സത്തിന്റെ അഭിവ്യക്തി എന്ന് പറയുമ്പോൾ സത്തിൽ നിന്ന് അന്യമാകത്തില്ല, സത്ത് തന്നെ എന്നുള്ള ഉദാഹരണമാണ് പറഞ്ഞത്. സർപ്പാദേ രസന യഥ സത്തത്വ വ്യതിരേകീണ നാന്യ ജനിമതു ഗതി. സത്താണെന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ തന്നെയല്ലോ അനുഭവപ്പെടുന്ന, നാമരൂപാത്മകമായി അനുഭവിക്കുന്നു, സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം അനുഭവിക്കുന്നു ആണ് ജനിമത്വം എന്ന് പറഞ്ഞു. അപ്പോൾ ജനിമത്വമായിരിക്കുന്ന ഇതിൻ്റെ എല്ലാം ഗതി നില എന്താണോ പറഞ്ഞത് സത്തത്വം തന്നെ. സദേവേദ അത സർവം ഉദ്ഭൂതി സ്ഥിതി ഹാനിഷ്. സദേവേദി തഥാ സ്പഷ്ടം ഛന്ദോഗ്യ ഉപനിഷത് വച. അതുകൊണ്ട് സദേവ ഇതം, ഇത് ഛന്ദോഗ്യ ഉപനിഷത്തിന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. സദേവ സ്വമീതം അഗ്ര ആസീത് അതിനിവിടെ വ്യാഖ്യാനിക്കുക. അതനുസരിച്ച് കാരണം ജഗത്തിനെ കണ്ടുകൊണ്ട് ജഗത്തിന്റെ തത്വം എന്തെന്ന് ചോദിക്കുമ്പോൾ അത് സത്തിന് എന്നുള്ള രീതിയിൽ വിശദീകരിക്കാൻ പറ്റും. കാരണം ആ ചോദിക്കുന്നതാണ് ബോധ്യമാണല്ലേ, സത്തെന്നല്ല മറ്റെന്ന് പറയാനാണ്. കാരണം സത്ത് ജഗത്തിൽ അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് സത്തെന്ന് പറഞ്ഞത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷെ അത് സത്ത് ജഗത്തിൽ ഉള്ളതല്ല, മറിച്ച് ആ ജഗത്ത് സത്തിന്റെ അഭിവ്യക്തിയാണ് എന്നുള്ള തരത്തിൽ വിശദീകരിക്കുന്നു. അതുകൊണ്ട് സർവം ഉദ്ഭൂതി സ്ഥിതി ഹാനിഷു ഉത്പത്തി അണുഭൂതി സ്ഥിതി ഹാനി നാശം. ഇവിടെ എല്ലാം എന്താണോ ഇതം സദേവ, ഇതം ഈ പ്രപഞ്ച സത്ത് തന്നെയാണ്. ഭാവാഭാവങ്ങളിലെല്ലാം അത് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചതാണ്. ജഗത്തിന്റെ ഭാവം എന്ന് പറഞ്ഞാലും ജഗത്തിന്റെ അഭാവം എന്ന് പറഞ്ഞാലും എല്ലാം സത്ത് തന്നെയാണ്. ജഗത്ത് എന്ന് പറഞ്ഞാൽ വേറെ രീതി, ജഗത്തുണ്ടെന്ന് പറഞ്ഞാലും ജഗത്തില്ല എന്ന് പറഞ്ഞാലും സത്ത് തന്നെയാണ്. ജഗത്ത് സത്യം എന്ന് പറഞ്ഞാലും ജഗത്ത് മിഥ്യെന്ന് പറഞ്ഞാലും സത്ത് തന്നെയാണ്. ഒരു തരത്തിലും സത്തിൽ നിന്ന് ജഗത്തിനെ വേറെയാക്കാൻ കഴിയില്ല. ജഗത്ത് സത്തായി തന്നെ കാണണം. സദേവേദി തഥാ സ്പഷ്ടം സദേവ എന്നവിടെ സ്പഷ്ടമായി പറഞ്ഞു. ഇവിടെ ഛാന്ദോഗ്യത്തിൽ ഛാന്ദോഗ്യ ഉപനിഷത് വച, ഛാന്ദോഗ്യത്തിലൂടെ സ്പഷ്ടമായി പറഞ്ഞല്ലോ ഇതെല്ലാം സത്ത് തന്നെയാണ്. അതുകൊണ്ട് ആകാശം എന്നുള്ള ശബ്ദത്തിനോ അത് ജഗത്തിനെ സംബന്ധിച്ച് ചോദിച്ചുകൊണ്ട് ജഗത്തിന്റെ ആധാരം എന്താണ് എന്ന് ചോദിച്ചതുകൊണ്ട് ആകാശ ശബ്ദത്തിന് ഇവിടെ സത്തെന്നുള്ള അർത്ഥം തന്നെ എടുക്കണം. ആ സത്വം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. ഇത് ബ്രഹ്മസൂത്രത്തിൽ പല അധികരണങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതാകാശത്തെ എടുത്താൽ പോരെ, എന്തിനവിടെ ആകാശത്തിന് ബ്രഹ്മം എന്നുള്ള അർത്ഥം കൊടുക്കുന്നത്? അത് കൃത്രിമമല്ലേ. ഇങ്ങനെ ഒരു ബ്രഹ്മം എന്ന് പറയുന്ന ഒരു തത്വത്തെ സമർത്ഥിക്കാൻ വേണ്ടി പ്രസിദ്ധമായ ആകാശ ശബ്ദത്തിന്റെ അർത്ഥത്തെ ദുർവ്യാഖ്യാനം ചെയ്യുകയല്ലേ ചെയ്യുന്നതെന്നൊക്കെ അവിടെ പൂർവക്ഷു സമാധാനം കൊണ്ട് പൂർവക്ഷി പറയും. അല്ലാത് ആകാശം എന്ന് പറഞ്ഞാൽ ആകാശത്തെ തന്നെ എടുക്കണം, ബ്രഹ്മം എന്ന് പറയുന്നിടത്ത് ബ്രഹ്മത്തെ എടുക്കണം. അതല്ല കാരണം, ആകാശം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ്. ആകാശം ബ്രഹ്മശബ്ദത്തിന്റെ പര്യായം തന്നെയാണ് ഇവിടെ. എന്തുകൊണ്ട് ഇവിടെ ഭൂതാകാശത്തെ വേറെ പറഞ്ഞു കഴിഞ്ഞു. ജഗത്ത് എന്ന് പറയുമ്പോൾ അതിൽ ഭൂതാകാശം ഉൾപ്പെട്ടു കഴിഞ്ഞു. ദുലോകം എന്ന് പറയുമ്പോൾ അതിൽ ആകാശം വന്നു കഴിഞ്ഞു. ആകാശത്തിൽ നിന്ന് പര്യായമാണ് ദ്യോവ് എന്ന് പറയുന്ന ആകാശ പര്യായ ശബ്ദമാണ്. അപ്പോ അവിടെ ആകാശം വന്നു കഴിഞ്ഞു. പിന്നെ അതിന്റെ ആധാരം ഏതെന്നാ ചോദിക്കുന്നത്? ആകാശത്തിന്റെ ആധാരമായിരിക്കുന്നത് ഏത്? ആകാശം എന്ന് പറഞ്ഞു. അപ്പൊ ആകാശത്തിന്റെ ആധാരമായ ആകാശം അത് സത്താണോ? ആകാശം എന്നുള്ള ശബ്ദം പറഞ്ഞതേ ഉള്ളൂ. ഇനി വീണ്ടും ചോദിക്കും കാര്യം, ഇനി അതിന്റെ ആധാരം എന്താണോ എന്ന് വീണ്ടും ചോദിക്കും. അതുകൊണ്ടത് ചാന്ദോക്യത്തിൽ തന്നെ പറഞ്ഞു. എന്താണ് സദൈവ? ഇതം സദൈവ, കാണുന്നതെല്ലാം സത്ത് തന്നെയാണ് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അർവാ അക്ഷരാജ്ഞേയ സത്തേയം ജഗതോ നിധി. ജഗത് ഇവിടെ ചോദിച്ചത് ഏതൊരു ജഗത്തിനെ സംബന്ധിച്ചാണോ ചോദ്യം ഉണ്ടായത്? ദ്യാവ പൃഥിവി എന്ന് പറഞ്ഞ ഈ ജഗത്ത്, ഇതിന്റെ നിധി നിദാനം, ഇതിന്റെ ആധാരം അത് സത്താണോ എന്ന് പിന്നീട് വരുന്ന ഭാഗങ്ങളിൽ നിന്നും അവിടെ തുടർന്ന് സദൈവ സൗമീതമഗ്ര ആസീത് എന്ന് തുടങ്ങി പിന്നീട് അവിടെ വരുന്ന വിശദീകരണങ്ങൾ, ദൃഷ്ടാന്തങ്ങളിൽ പല പല ദൃഷ്ടാന്തങ്ങളിലൂടെ എല്ലാം അവിടെ ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഈ ജഗത്തിനാധാരം സത്താണ്. സത്തിൽ അഭിവ്യക്തമാകുന്നതാണ് ജഗത്ത്. ജഗത്ത് എന്ന് പറയുമ്പോൾ നാമരൂപം, നാമരൂപങ്ങൾക്ക് ആധാരമായിരിക്കുന്ന സത്താണ്. അതെന്താണ്? കാര്യകാരണ നിർമുക്തം അക്ഷരം പക്ഷതീതഃ. അത് കാര്യകാരണ നിർമുക്തമായ അക്ഷരമാണ്. അതാണ് ഇവിടെ ആകാശം. അതിനെ കാര്യമായിട്ടോ കാരണമായിട്ടോ ഒന്നും പറയാൻ വയ്യ. സാധാരണ പറയും, അങ്ങനെ എടുത്തു പറയാൻ എന്താ കാരണം? ജന്മാദ്യസ്യത, അവിടെ നമ്മൾ ചർച്ച ചെയ്തു. ഈ ജഗത്തിനൊരു കാരണമുണ്ട്. സർവജ്ഞനും സർവശക്തനുമായ പരമാത്മാവാണ് ഈ ജഗത്തിനെ സൃഷ്ടിച്ചത്. ജഗത്ത് കാര്യമായി, പരമാത്മാവ് കാരണമായി. ആ പരമാത്മാവാണ് സർവവും. ജീവഭാവത്തിലിരിക്കുന്നു പരമാത്മാവാണ്. അപ്പോൾ ജീവഭാവത്തിലിരുന്നുകൊണ്ട് ഇത് ഞാനാണോ സൃഷ്ടിച്ചത്? അവിടെ പറയണ്ട, ജീവനെ സൃഷ്ടിക്കാൻ കഴിയില്ല. ലോകപാലകന്മാർക്ക് കൂടി അത് സൃഷ്ടിക്കാൻ കഴിയില്ല. സിദ്ധന്മാർക്കോ? അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. യക്ഷ കിന്നര ഗന്ധർവന്മാർക്കൊന്നും ഇത് സൃഷ്ടിക്കാൻ കഴിയത്തില്ല. പിന്നെയോ സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന പരമാത്മാവാണ്. അതുകൊണ്ട് ജഗത്തിന് കാരണം പരമാത്മാവാണ് എന്ന് പരമാത്മാവിൽ കാരണത്വത്തെ സമർത്ഥിക്കുന്നുണ്ട് അവിടെ. മറ്റു കാരണങ്ങളെല്ലാം നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പലതരത്തിൽ ജഗത്ത് ഇങ്ങനെ സ്വയം അങ്ങ് പ്രകടമായതാണ്, അതിന് വിശേഷൊരാധാരമില്ലാതെ അശൂന്യത്തിൽ നിന്ന് വന്നതാണോ, ഇങ്ങനെയുള്ള ആശങ്കകളെല്ലാം നിരാകരിക്കുന്നതിന് വേണ്ടി അവിടെ പറഞ്ഞു. അല്ലാതെ സർവജ്ഞനും സർവശക്തനുമായ ഒരു പരമാത്മാവിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ അവിടെയാണ്, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ് ആ പരമാത്മാവ്? ഇവിടെ പറയുന്നു അത് സത്താണ്. സത്താണ് ആ പരമാത്മാവ്. അപ്പോ സർവജ്ഞനും സർവശക്തനുമായ പരമാത്മാവ് ജഗത്തെ സൃഷ്ടിച്ചു കൊണ്ടിരുന്ന എന്താ താല്പര്യം? ജഗത്തിന് അങ്ങനെ ഒരു പരമാത്മാവ് കാരണമാണെന്നാണോ? അവിടെ അങ്ങനെയാ പറഞ്ഞത്, പരമാത്മാവ് കാരണമാണ്. പക്ഷെ ഇവിടെ പറയുന്നു എന്താണ്? ആ പരമാത്മാവ് കാരണവുമല്ല, ജഗത്ത് കാര്യമല്ല. എന്തുകൊണ്ട്? കാര്യകാരണ നിർമുക്തം അക്ഷരം. വാസ്തവത്തിൽ അത് അതിനെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. അതൊരു കാരണമാണെങ്കിലല്ലേ അതിൽ നിന്നൊരു കാര്യം ഉണ്ടാകും. അതിൽ നിന്ന് വേറിട്ടൊരു കാര്യം ഉണ്ടായാലല്ലേ അതിനെ കാരണമാക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അങ്ങനെയും പറയും, പറഞ്ഞല്ലോ. അതിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും മറ്റ് കാരണങ്ങളെ നിഷേധിക്കുന്നതിന് വേണ്ടിയും പ്രകൃതിയാണ് കാരണം, ശൂന്യമാണ് കാരണം എന്നെല്ലാം പറയുന്ന ഈ കാര്യകാരണ ബന്ധത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പരമകാരണമായ സർവജ്ഞനെയും സർവശക്തനെയും സ്വീകരിക്കും. പരമാർത്ഥത്തിൽ എന്താണ് ഇവിടെ പറയുന്ന ഈ സത്ത്? ഇതിനെ കാര്യമെന്നോ കാരണമെന്നോ പറയാൻ കഴിയും. എന്നുവെച്ചാൽ ഇത് പരമാത്മരൂപത്തിൽ കാരണമോ ജഗത് രൂപത്തിൽ കാര്യമോ ആണ്, രണ്ടുമല്ല. എന്തുകൊണ്ട് അദ്വൈതം എന്ന് പറയുന്നതാണ്? അവിടെ ഒരു കാരണവും ഒരു കാര്യവും സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭേദം വരും. കാരണത്തിൽ നിന്ന് ഭിന്നമായ ഒരു കാര്യവും കാര്യത്തിൽ നിന്ന് ഭിന്നമായ ഒരു കാരണവും അങ്ങനെ വരും. അങ്ങനെ വരണമെങ്കിൽ രണ്ടു വേണം. ഇവിടെ രണ്ടില്ല, ഒരേ ഒരു തത്വം തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു തത്വം തന്നെയാണ് കാര്യരൂപത്തിലും കാരണരൂപത്തിലും ഇരിക്കുന്നത്. അത് അതിനെ വിശദീകരിക്കുമ്പോൾ ആ സംസാരത്തിൻ്റെ ദൃഷ്ടിയിൽ പറയും, അത് ജീവരൂപത്തിൽ ഇരുന്ന് ബന്ധമോക്ഷങ്ങളെയൊക്കെ അനുഭവിക്കുന്നു എന്ന് പറയും. സംസാര കാരണമെന്നുള്ള രീതിയിൽ അതിന് വിശദീകരിക്കും, പറയും അത് സർവജ്ഞനും സർവശക്തനുമായിരുന്ന് ജഗത്തിനെ സൃഷ്ടിക്കുന്നു എന്ന് പറയും. പരമാർത്ഥത്തിൽ അതിന് ഈ കാര്യകാരണ ബന്ധം ഇല്ല, അതേകമായിരിക്കുന്നു, അദ്വയമായിരിക്കുന്നു, അത് സത്തായിരിക്കുന്നു. അത് ഏകവും അദ്വയവുമായിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സശബ്ദം പ്രയോഗിക്കുന്നത്. കാരണം ഇവിടെ പറഞ്ഞെന്താണ്, സത്തിൽ നിന്ന് ഭാവത്തെയോ അഭാവത്തെയോ അന്യമാക്കാൻ കഴിയും. സത്തിൽ നിന്ന് സൃഷ്ടിയോ സ്ഥിതിയോ സംഹാരത്തെയോ അന്യമാക്കാൻ കഴിയില്ല. അപ്പൊ സത്തിൽ നിന്ന് അന്യമായൊരു സൃഷ്ടിയില്ലെങ്കിൽ പിന്നെ സൃഷ്ടിക്ക് കാരണമായൊന്നിന്റെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? സത്തിൽ നിന്ന് അന്യമായ സൃഷ്ടിയില്ല, സത്തിൽ നിന്ന് അന്യമായ ഒരു സ്ഥിതിയില്ല, സത്തിൽ നിന്ന് അന്യമായൊരു നാശമില്ല. അപ്പോൾ സത്ത് തന്നെയാണ്, അത് കാര്യകാരണ രഹിതമായ അക്ഷരമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് പിന്നെ അവിടെ പറഞ്ഞതോ സർവജ്ഞനും സർവശക്തിമാനുമായ ഈശ്വരൻ എന്നെല്ലാം പറയുന്നത് ഇതിന് തന്നെയാണ്. എങ്ങനെയാണ്? സർവശക്തിരിയം ശക്തിർ യാ സദിത്യ വിധീയതേ. ഇവിടെ ഏതെന്തിനെയാണോ സത്തെന്ന് പറയുന്നത് അതിനെ തന്നെയാണ് പറയുന്നത് സർവശക്തി. സർവശക്തിരിയം ശക്തി, സർവജ്ഞനും സർവശക്തനും എന്നെല്ലാം പറയുന്നു. എന്നുവെച്ചാൽ അവിടെ ഒന്നും ഒരു തരത്തിലും ഭേദദൃഷ്ടിയെ അംഗീകരിച്ചുകൊണ്ടല്ല അതെല്ലാം പറയുന്നു. ഓരോ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ പറയുന്നു. പരമാർത്ഥത്തിൽ സർവശക്തി, സർവശക്തി എന്ന് പറയുന്നത് എന്തുകൊണ്ട് അവിടെ തുടർന്ന് പറയുന്നു, ത്രിപുടം ത്രിപുടം ഏകീകം കരവാണി എന്നെ അവിടെ പറയും. സൃഷ്ടിച്ചു, പിന്നെ അവിടെ സൃഷ്ടിയിൽ അനുപ്രവേശം നടത്തി, പിന്നെ മൂന്ന് ഭൂതങ്ങളെ സൃഷ്ടിച്ചു. ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിന് ശക്തി വേണ്ടി, ശക്തിയുള്ള ഒരു ശക്തനല്ലേ സാധ്യമാകും. അങ്ങനെ എങ്ങനെയാണ് സാധിക്കുന്നത്? അവരൊന്നും ആ സർവശക്തി എന്നെല്ലാം പറയുന്ന ഈ സത്തിനെ തന്നെയാണ്. ഇവിടെ അദ്വൈതികൾക്കും ആശയക്കുഴപ്പമുള്ളതാണ്. ജീവൻ സൃഷ്ടിക്കുന്നില്ല, പരമാത്മാവ് സൃഷ്ടിക്കുന്നു. അപ്പോൾ ഈ ജീവനിൽ നിന്നും പരമാത്മാവിനൊരു ഭേദം വേണം. പരമാത്മാവ് സർവജ്ഞനാണ്, ജീവൻ അല്പജ്ഞനാണ്, ഇങ്ങനെയൊക്കെ ഒരു ഭേദം, ഇങ്ങനെയെന്നുള്ള ഒരു ഭേദം പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ഭേദത്തെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്, അത് ശരിയാണ്. ജീവന് സ്വാനുഭവത്തിൽ തന്നെ താൻ അജ്ഞനാണെന്ന് അനുഭവമുണ്ട്. സ്വാനുഭവത്തിൽ തന്നെ എന്താണ്, അവൻ സർവജ്ഞനായ ഈശ്വരനെ ആരാധിക്കുന്നു. ഇത്തരം ഭേദങ്ങളെല്ലാം ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം താത്കാലികം, ഇത്തരം ഭേദങ്ങളൊന്നും ആത്യന്തികമല്ല. പിന്നെ സർവശക്തിരിയം ശക്തി എന്ന് പറയുന്നത് എന്താണോ, ആ സദിത്യ വിധി, അതിനെ തന്നെയാണ് ഇവിടെ സത് എന്ന് പറയുന്നത്. ആ സത്തിനെ തന്നെയാണ് ഇവിടെ ദൂണമായ ഭേദത്തെ സ്വീകരിച്ചുകൊണ്ട് പരമാത്മാവ് ജീവാത്മാവ് എന്നെല്ലാം ഭേദം കൽപ്പിക്കുന്നു. അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം എന്താണോ, ആ സത്തിൽ നിന്നും അന്യമായി ഒരു ജീവാത്മാവോ ഒരു പരമാത്മാവോ ഒരു സർവജ്ഞനോ ഒരു അല്പജ്ഞനോ ഒരു സർവശക്തനോ ഒരു കിഞ്ചിജ്ഞനോ യാതൊന്നുമില്ല എന്ന് പറയുന്നു. സർവശക്തി യം ശക്തിർ യാ സദിത്യവിധീയതേ. അതുകൊണ്ട് ആ സത്താണ്, സത്തിന്റെ അഭിവ്യക്തിയാണ് സർവവും. ആ സത്ത് തന്നെയാണ് സർവജ്ഞനായിരിക്കുന്നത്, ആ സത്ത് തന്നെയാണ് അല്പജ്ഞനായിരിക്കുന്നത്. ഈ കാണുന്ന സർവജ്ഞനും അല്പജ്ഞനും എന്ന് പറയുന്ന ഈ ഭേദം അത് പരമാർത്ഥമല്ല. അതാ പറയുന്നു, സർവവും സത്താണെങ്കിൽ ജഗത്തിൽ പലതരത്തിൽ ഭേദം അനുഭവിക്കുന്നുണ്ടല്ലോ, ഉണ്ട്, അതിനംഗീകരിക്കുന്നു. ഞാൻ നീ എന്നുള്ള ഭേദമുണ്ട്, പക്ഷെ ആ ഭേദം പരമാർത്ഥമല്ലെന്നാ പറയുന്നു. ഈ തത്വത്തെക്കുറിച്ച് ചിന്തിച്ചതിൽ നിന്ന ഒരാളിന് എന്താണ് ഈ ഭേദം പരമാർത്ഥമല്ല എന്നുള്ള ബോധമുണ്ടാകുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നത്? പരമാർത്ഥത്തിൽ അങ്ങനെ ഒരു ഭേദമില്ലാത്തതുകൊണ്ടാണ്. വസ്തു എങ്ങനെയാ അങ്ങനെ അറിവുണ്ടാകും, അങ്ങനെ അല്ലാതെ അറിവുണ്ടാകത്തില്ല. അപ്പോൾ അതല്ലേ പറയുന്നത്, ഈ ജ്ഞാനമെന്ന് പറയുന്നത് വസ്തുതന്ത്രമാണ്. എന്തുകൊണ്ട് ഇവിടെ അഭേദമാണെന്ന് പറയുന്നു? എന്തുകൊണ്ട് അഭേദജ്ഞാനമെന്ന് പറയുന്നു? കാരണം വസ്തു അങ്ങനെയാണ്, വസ്തു അഭേദമാണ്, ഭേദശൂന്യമാണ്. അതുകൊണ്ട് അങ്ങനെ ജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. മറിച്ചൊരു ജ്ഞാനം ഉണ്ടായാൽ ആ ജ്ഞാനം ഭ്രാന്തിയാണ്, ഭ്രമമാണ്. ഈ സത്ത എന്ന് പറയുമ്പോൾ എന്താ? സത്തയെ സംബന്ധിച്ചും ആൾക്കാർക്ക് ഭ്രമമുണ്ട്. സത്തിന്റെ അഭിവ്യക്തിയാണ്, അതിന്റെ പ്രകടഭാവമാണ് ഈ പ്രപഞ്ചം. അത് സത്ത് എന്നുള്ള നിലയ്ക്ക് അവിടെ ജീവപരഭേദങ്ങളൊന്നുമില്ല, ജീവജഗദ്ഭേദമില്ല, ഈശ്വര ജഗദ്ഭേദമില്ല, സൃഷ്ടി സൃഷ്ടികർത്താവെന്നുള്ള ഭേദമില്ല, ലൈംഗികമായ സത്ത് മാത്രം എന്ന് പറയുമ്പോൾ പറയുന്നു. സത്തെന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന ഈ സത്ത്, അതിനത്രയും വലിയ വിശേഷതകളുണ്ടോ? കാരണം ഓരോ വസ്തുവിലും അതിൻ്റെ സത്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഉദാഹരണം പറയുന്നത് മേശ സത്താണ്, പുസ്തകം സത്താണ്. ഈ മേശയിലുള്ള ഒരു സത്ത, ഈ പുസ്തകത്തിലുള്ള സത്ത എന്ന് പറയുന്നത് എന്താണ്? ഇത് വാസ്തവത്തിൽ ഏകമല്ല എന്നും പറയാം, അതിന് യുക്തിയുണ്ട്. എന്തുകൊണ്ട്? മേശ സത്താണ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് പുസ്തക സത്താണെന്ന് പറഞ്ഞാൽ പോരാ. പുസ്തക സത്താണെന്ന് പറഞ്ഞാൽ പുസ്തകത്തിന് അതിൻ്റെതായ അസ്തിത്വമുണ്ട്, മേശസത്വം എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ അസ്തിത്വമുണ്ട്. ഇവിടെ പ്രകടമായി തന്നെ രണ്ട് സത്തയും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഈ സത്യം എന്ന് പറയുന്നത് എന്താണ്? ഈ ഓരോ വസ്തുവിനും ഇരിക്കുന്ന സാമാന്യ സ്വഭാവം അതാണ്. കാരണം ഈ പുസ്തക സത്താണെന്നറിയുന്നു, മറ്റ് ഏത് പുസ്തകത്തെ കണ്ടുകഴിഞ്ഞാലും അത് സത്താണെന്നറിയുന്നു. അപ്പോൾ ഈ പുസ്തകങ്ങളിലെല്ലാം ഇരിക്കുന്ന ഒരു സാമാന്യ സ്വഭാവം അതാണോ മേശയിലിരിക്കുന്ന? അല്ല. എന്തുകൊണ്ട്? അതാണ് മേശയിലിരിക്കുന്ന സത്തായിരുന്നെങ്കിൽ മേശയെ കാണുമ്പോൾ നമ്മൾ പുസ്തകം എന്നറിയുന്നു. എന്തുകൊണ്ട്? എല്ലാ പുസ്തകങ്ങളിലും ഇരിക്കുന്ന ആ സാമാന്യ സ്വഭാവമാണ് സത്ത. അതുകൊണ്ടാണ് ഓരോന്നിനെ കാണുമ്പോഴും ഇത് പുസ്തകം ഇത് പുസ്തകം എന്നറിയുന്നത്. അതിൻ്റെ ഒരു സമാനതയുള്ളതുകൊണ്ടാണ്. വേറെ ഉദാഹരണം പറഞ്ഞാൽ മനുഷ്യൻ മൃഗം, എല്ലാ മനുഷ്യനിലും ഒരു സമാനതയുള്ളതുകൊണ്ടാണ് ഓരോ മനുഷ്യനെ കാണുമ്പോഴും ഇത് മനുഷ്യൻ മനുഷ്യൻ എന്നറിയുന്നത്. അതാണ് മനുഷ്യന്റെ സത്ത എന്ന് പറയുന്നത്. അതാണ് മൃഗത്തിന്റെ സത്ത അല്ല. ഓരോ മൃഗത്തെ കാണുമ്പോഴും ഇത് മൃഗമാണ് മൃഗമാണെന്ന് ബോധമുണ്ടാകുന്നു. അപ്പം മൃഗത്തിനൊരു സത്തയുണ്ട്. അപ്പോൾ ഈ സത്ത എന്ന് പറയുന്നത് അനേക വ്യക്തികളിലിരിക്കുന്ന സാമാന്യ അതിനാണ് സത്ത എന്ന് പറയുന്നത്. അതിനെ പറയുന്നതാണ് സതഹഭാവം സത്ത എന്ന് പറയും. സത്തിൻ്റെ ഭാവം, സത്തിൻ്റെ ഭാവം എന്ന് വെച്ചാൽ മനുഷ്യൻ, മനുഷ്യനെ കുറിച്ച് അസ്തിത്വബോധമുണ്ട്, ഇത് മനുഷ്യനാണ്, മനുഷ്യ അസ്ഥി. അതിലൊരു വിശേഷതയുണ്ട് ഭാവം. എന്താണ് ആ ഭാവം? എല്ലാ മനുഷ്യനിലും ഇരിക്കുന്ന ചില സമാനതകൾ, അതാണ് ആ ഭാവം. അതുകൊണ്ട് എല്ലാ മനുഷ്യരിലും ഒരു അസ്തിത്വബോധം വരുന്നു. ഇത് മനുഷ്യനാണ്, ഇത് മനുഷ്യനാണ്. അത് ആ മനുഷ്യനെ മൃഗത്തിൽ നിന്ന് വേർതിരിക്കുന്നു. ഇതുപോലെ മൃഗങ്ങളിലും. അതുകൊണ്ട് സത്ത എന്ന് പറയുന്നത് ഓരോ വിഭാഗത്തിലും ഇരിക്കുന്ന സാമാന്യ സ്വഭാവമാണ്. മറ്റുള്ളതിൽ നിന്നും വേർതിരിക്കുന്ന അതിൻ്റെ വിശേഷത. അതല്ലാതെ സത്തയുടെ അഭിവ്യക്തിയാണ് ഇതെല്ലാം എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നവരുണ്ട്. ആ അതിനെ ഇവിടെ നിരാകരിക്കുകയാണ്. അടുത്ത് പറയുന്നു, എന്നുവെച്ചാൽ സത്തേതി സാമാന്യം. സത്ത എന്ന് പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങളീ പറയുന്ന സാമാന്യത്തെ എടുക്കാൻ പാടില്ല. തർക്കികന്മാരും മറ്റും സത്തയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. എന്തുകൊണ്ട്? പ്രത്യയാർത്ഥ അസമീക്ഷണ. സത്തിന്റെ ഭാവമാണ് സത്ത. സത്തെന്നും സത്ത എന്നും പറയുന്നതിന് വ്യത്യാസം. സത്തെന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്ന് തസ്യ ഭാവത്വതലോ എന്ന് പറയുന്ന നിയമം അനുസരിച്ച് ത്വതല് രണ്ട് പ്രത്യേകം വന്നിട്ടാണ് സത്വം സത്ത എന്ന രണ്ട് ശബ്ദങ്ങളുണ്ടാവും. രണ്ടിന്റെ അർത്ഥം ഒന്നാണ്. സത്തല്ല സത്ത എന്ന് പറയുന്നു. അപ്പൊ സത്തിലുള്ള ഒരു വിശേഷത അതാണ്. അതിന്റെ മനുഷ്യനെന്ന് പറയുന്ന സത്ത, മനുഷ്യനിലിരിക്കുന്ന ഒരു ഭാവം അതാണ് സത്ത. എന്താണ് ആ ഭാവം? എല്ലാ മനുഷ്യനെയും കാണുമ്പോൾ ഇത് മനുഷ്യനാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു സാമാന്യത, ഒരു സമാന സ്വഭാവം. അത് സത്തിന്റെ ഭാവമായിട്ടാണ് ഇവിടെ സത്തയെടുക്കുന്നത് പറയുന്നു. അങ്ങനെ എടുക്കുന്നതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? ആ ഇത് മനുഷ്യന്റെ സത്തയാണ്, ഇത് മൃഗങ്ങളുടെ സത്തയാണ്, വേറെ വേറെയാണ് എന്നിങ്ങനെ പറയുന്നു. പറയുന്നു അത് ശരിയല്ല, അങ്ങനെ നിങ്ങൾ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് എന്നുവെച്ചാൽ സത്യേതി സാമാന്യം പ്രത്യയാർത്ഥ അസമീക്ഷണ. നിങ്ങൾ പറയുന്ന തരത്തിൽ ഞങ്ങൾ പറയുന്ന സത്യം എന്ന് പറയുന്നത് പ്രത്യയാർത്ഥമല്ല, സത്തിന്റെ ഭാവത്തെയല്ല ഞങ്ങൾ സത്യം എന്ന് പറയുന്നു. എന്ന സത്വ വ്യതിരേകേണ സത്വ അന്യോ ഭാവ ഈക്ഷ്യത്തെ. ഇവിടെ സത്ത എന്ന് പറഞ്ഞാൽ സത്ത് തന്നെയാണ്. അതാണ് മറ്റുള്ളവർ പറയുന്നതും അദ്വൈതി പറയുന്നതും തമ്മിൽ വ്യത്യാസം. സത്ത എന്ന് പറഞ്ഞാൽ സത്ത് തന്നെ. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം സത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്തിൽ നിന്ന് അന്യമാണ്, സത്തിന്റെ ഭാവം എന്ന് പറഞ്ഞാൽ സത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. ഉദാഹരണത്തിന് സത്ത എന്ന് പറഞ്ഞാലോ എല്ലാ മനുഷ്യനിലും ഇരിക്കുന്ന ഒരു വിശേഷത. നമുക്ക് പറയാം അത് മനുഷ്യത്വ ധർമ്മം എന്ന് പറയാം. സത്ത് എന്ന് പറഞ്ഞാൽ മൃഗം. സത്ത എന്ന് പറഞ്ഞാലോ എല്ലാ മൃഗങ്ങളിലും ഇരിക്കുന്ന മൃഗത്വം. പൃഥ്വി എന്ന് പറയുന്നത് എന്താണത്? സത്താണ്. അതിലിരിക്കുന്ന ഒരു സാമാന്യ സ്വഭാവം, അതാണ് സത്ത. ഇങ്ങനെയല്ല ഗ്രഹിക്കേണ്ടത്. മറിച്ച് എന്താണോ സത്ത് തന്നെയാണ് സത്ത എന്ന് പറയുന്നു. രണ്ടും രണ്ടല്ല. ഒന്നിന്റെ ഒരു വിശേഷതയല്ല, ഏതെങ്കിലും ഒന്നിന്റെ ധർമ്മമല്ല. പിന്നെയോ സത്ത എന്ന് പറഞ്ഞാൽ സത് സ്വരൂപം എന്നർത്ഥം. ഇവിടെ സ്വരൂപം എന്നുള്ള അർത്ഥത്തിലാണ് സത്ത് ശബ്ദത്തിൽ നിന്ന് സത്ത എന്നുള്ള രൂപം ഉണ്ടാകുന്നത്. ഇവിടെ എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? ഉദാഹരണത്തെ എടുക്കുക. ഇപ്പം മനുഷ്യനെ കാണുന്നു, മനുഷ്യനെ സത്തെന്ന് പറയുന്നു. ആ മനുഷ്യനിലിരിക്കുന്ന ഒരു വിശേഷത സത്ത, മനുഷ്യന്റെ സാമാന്യത. അങ്ങനെ എടുക്കുന്നു, അത് പറയുന്നു. അങ്ങനെയല്ല എടുക്കേണ്ടത്. മനുഷ്യനെ സത്തെന്നെടുക്കുക. മനുഷ്യനെന്തുകൊണ്ടാണ് സത്താകുന്നത്? മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് അനുഭവമുണ്ട്. മനുഷ്യ അസ്ഥി, മൃഗ അസ്ഥി. പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളിലും, അണുവിലും അണുവിലും മഹത്തിലും മഹത്തിലും എല്ലാം ഉണ്ട് സത്തെന്നുള്ള അനുഭവം. സർവനാമരൂപാത്മകമായിരിക്കുന്ന സർവപ്രപഞ്ചത്തിലുമുണ്ട്. ശരി, അത് മനുഷ്യനെ കണ്ടിട്ട് പറയുന്നു ആ മനുഷ്യൻ സത്താണെന്ന് വെച്ചാൽ മനുഷ്യനുണ്ട്, അതിനപ്പുറം ചിന്തിക്കുന്നില്ല. പുസ്തകത്തെ നോക്കിയിട്ട് പറയുന്നു പുസ്തക സത്താണ്, പുസ്തകമുണ്ട്. അങ്ങനെ ഉപരിപ്ലവമായി ചിന്തിക്കുമ്പോഴാണ് ഈ വസ്തുക്കളിലൊക്കെ ഇരിക്കുന്ന ഒരു ധർമ്മമാണ് സത്യം എന്ന് തോന്നുന്നത്. ഇവിടെ അതല്ല ചിന്തിക്കുന്നു. ഈ പുസ്തകം കാണുമ്പോൾ സത്വം എന്നുള്ള അനുഭവം ഉണ്ടാകുന്ന എന്തുകൊണ്ട്, എന്തുകൊണ്ടതുണ്ടാകുന്നു? അവിടെ ആ പുസ്തകത്തിലുള്ള സത്ത എന്താണ്? പുസ്തകം കാണുമ്പോൾ സത്ത എന്ന അനുഭവം എന്തുകൊണ്ടുണ്ടാകുന്നു? പുസ്തകത്തിലെ സത്ത എന്താണ് എന്നാണ് ആ ചോദ്യത്തിന്റെ താല്പര്യം. ഇങ്ങനെ ചോദിക്കാം, ഈ പുസ്തകം കാണുമ്പോൾ സത്ത എന്നുള്ള അനുഭവം എന്തുകൊണ്ടുണ്ടാകും? അതേ ചോദ്യം വേറെ രീതിയിൽ ചോദിക്കുക, എന്താണ് ഈ പുസ്തകത്തിന്റെ സത്ത എന്നാ? ആദ്യത്തെ ചോദ്യം ഇതാണ്, ഈ പുസ്തകം കാണുമ്പോൾ എന്തുകൊണ്ട് സത്ത എന്ന അനുഭവം ഉണ്ടാകുന്നു? ആ ചോദ്യത്തെ ഒന്നുകൂടി പരിഷ്കരിക്കുകയാണ്. ഈ പുസ്തകത്തിന്റെ സത്ത എന്താണ്? സത്ത എന്താണെന്ന് എന്താ ചോദിക്കാൻ? കാരണം അനുഭവമുണ്ട്, ഇത് സത്താണ്. ഇപ്പൊ രണ്ടാമത്തെ ചോദ്യം, ഈ പുസ്തകത്തിൽ സത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ സത്ത എന്ന് പറഞ്ഞാൽ എന്താണോ, ഈ പുസ്തകം കാണുമ്പോൾ സത്തെന്നുള്ള അനുഭവം ഉണ്ടാകുന്നു, അതിന്റെ സ്വരൂപം എന്താണെന്നോ, എന്നുവെച്ചാൽ ഈ പുസ്തകത്തിന്റെ സ്വരൂപം എന്താണോ, എന്താണ് അതിന്റെ സ്വരൂപം? കാരണം സത്ത എന്നുള്ള ഒരു അനുഭവം കൂടാതെ പുസ്തകത്തിന്റെ അനുഭവം ഉണ്ടാകുന്നുണ്ട്. പുസ്തകം എന്നുള്ള അനുഭവം ഉണ്ടെങ്കിൽ അതിനോടൊപ്പം സത്ത് എന്നുള്ള അനുഭവമുണ്ട്. അപ്പൊ സത്വം എന്നുള്ള അനുഭവത്തെ വിട്ടിട്ട് പുസ്തകം എന്ന് പറയുന്ന ഒരു അനുഭവം നമ്മുടെ അനുഭവത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഏത് സമയം ആണോ പുസ്തകം എന്നുള്ള അനുഭവം ഉള്ളത്, അപ്പോഴെല്ലാം സത്വം എന്നുള്ള അനുഭവം അതിനോടൊപ്പം നിൽക്കുന്നു. എന്തുകൊണ്ടത്? ആ സത്വം എന്ന് പറയുന്ന അനുഭവത്തെ ആശ്രയിച്ചാണ് ഈ പുസ്തകം എന്നുള്ള നാമവും രൂപവും വസ്തുവും അനുഭവപ്പെടുന്നത്. ശരി, അത് പുസ്തകത്തിൽ മാത്രമല്ല, മേശയിലായാലും ഭൂമിയിലായാലും ആകാശത്തിലായാലും എവിടെ ആയാലും ആ നാമം ആ രൂപം നാമരൂപസഹിതമായ വസ്തു അനുഭവപ്പെടുന്നത് സത് എന്നുള്ള അനുഭവത്തെ ആശ്രയിച്ചിട്ടാണ്. അപ്പൊ സത്താന്ന് പറയുന്നത് എന്താണോ, പുസ്തകത്തിന്റെ സത്താന്ന് പറഞ്ഞാൽ എന്താണോ, ഈ പുസ്തകത്തിന്റെ സ്വരൂപം. അവിടെ സത്താന്ന് പറയുമ്പോൾ സ്വരൂപമായി. എന്തുകൊണ്ട് അതിന്റെ സ്വരൂപം എന്ന് പറയുന്നു? കാരണം വസ്തു എന്ന് പറയുന്ന അനുഭവം മേശയിലില്ല, ആ നാമം രൂപം വസ്തു ഇല്ല, പക്ഷെ സത്ത എന്ന് പറയുന്ന അവിടെയുണ്ട്. അപ്പോൾ പുസ്തകത്തിന്റെ സ്വരൂപം എന്നുള്ള അർത്ഥത്തിലാണ് സത്ത എന്ന് ഇവിടെ പ്രയോഗിക്കുന്നത്. ആ സ്വരൂപം എന്താണ്? അത് ഈ നാമമോ രൂപമോ ഘനമോ എല്ലാം ഉള്ള വസ്തുവല്ല, മറിച്ച് സത്താണ്. എന്തുകൊണ്ട്? ആ സത്തിനെ വിട്ടിട്ട് പുസ്തകം എന്ന് പറയുന്ന ആ വസ്തുവിന്റെ പ്രതീതി അഭിവ്യക്തി ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് സത്ത, ഇതിന്റെ സത്ത എന്താണ് എന്ന് ചോദിച്ചാൽ എന്റെ താല്പര്യം എന്താണ്, ഇതിന്റെ സ്വരൂപം എന്നാണ് ആ ചോദ്യത്തിന്റെ താല്പര്യം എന്ന് പറയുന്നത്. എന്താ ഇതിന്റെ സ്വരൂപം? ആ സത്ത തന്നെയാണ്. അല്ലെങ്കിൽ അവിടെ സത്തെന്നും സത്തയെന്നും പറയുന്നതിൽ വ്യത്യാസം. അസമയം മറ്റുള്ളവർക്ക് നേരത്തെ പറഞ്ഞല്ലോ, സത്ത എന്ന് പറയുന്ന സാമാന്യം എന്ന് പറയുന്നത് അവർക്ക് വ്യത്യാസമുണ്ട്. സത്ത എന്ന് പറയുന്ന പുസ്തകം, സത്ത എന്ന് പറയുന്നത് അനേക പുസ്തകങ്ങളിലിരിക്കുന്ന ഒരു സാമാന്യ ധർമ്മം, രണ്ടും രണ്ടാണ് അവിടെ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സത്ത എന്ന് പറയുന്നത് ഈ പുസ്തകത്തെ തന്നെ പറയുന്ന സത്ത. പക്ഷേ സത്ത എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിന്റെ വാസ്തവമായ സ്വരൂപം, പുസ്തകത്തിന്റെ വാസ്തവമായ സ്വരൂപം. സത് എന്നും സത്ത എന്നും പറയുന്നതിന് ഇവിടെ ഭേദമില്ല. എന്തുകൊണ്ടവിടെ സത് ശബ്ദത്തിൽ നിന്ന് തുതൽ പ്രത്യയങ്ങൾ വന്നിരിക്കുന്ന സ്വരൂപം എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ അതിന്റെ ഭാവം അതിന്റെ വിശേഷമായ സ്വഭാവം എന്നുള്ള അർത്ഥത്തിലല്ല. അതുകൊണ്ട് സത് സ്വരൂപമാണിത് എന്ന് പറയാം, ഇത് സത്തയാണ് എന്ന് പറയാം. സത്സ്വരൂപമായിരിക്കുന്ന ഇത് പുസ്തക സത്സ്വരൂപമായിരിക്കുന്ന അതുപോലെ പ്രപഞ്ചത്തിലെ അണുവും മഹത്വം എല്ലാം സത്സ്വരൂപമായിരിക്കുന്നു. ആ സത്സ്വരൂപത്തിൽ നാനാ ഭാവങ്ങളുണ്ടാകുന്നു, നാമം രൂപം ഘനം വസ്തു ഇങ്ങനെ നാനാഭാവങ്ങളുണ്ടാകുന്നു. അതാണ് രണ്ടും വല്ല വ്യത്യാസം. അതുകൊണ്ട് സത്ത എന്ന് പറഞ്ഞാൽ ഇതിന്റെ എന്തോ ഒരു സമാന സ്വഭാവം എന്ന് തോന്നിയാലും ഇവിടെ പറയുന്നു അങ്ങനെയല്ല. സത്ത എന്ന് പറയുന്നത് ഓരോ വസ്തുവിന്റെയും പരമാർത്ഥ സ്വരൂപമാണ്. അത് വസ്തു അനുഭവപ്പെടുമ്പോൾ ആ പരമാർത്ഥ സ്വരൂപവും അനുഭവപ്പെടുന്നു. അതെങ്ങനെ അനുഭവപ്പെടുന്നു? ആ പരമാർത്ഥ സ്വരൂപം ഈ നാമരൂപാത്മകമായ വസ്തുവായി പ്രകാശിക്കുന്നു. അതുകൊണ്ട് പറയുന്നു പുസ്തകം സത്താണ്, സത്തായ പുസ്തകം എന്ന് പറയുന്നു. അതാണ് ഇവിടെ പറയുന്നത്. നജ സത്തോ വ്യതിരേകേണ സത്തോ അന്യോ ഭാവ ഈക്ഷ്യതേ. സത്തിൽ നിന്നും വ്യതിരിക്തമായി അന്യമായി സതോ അന്യോ ഭാവ, സത്തിന്റെ ഭാവമൊന്ന് അങ്ങനെ ഒന്നും ഇവിടെ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. ഈക്ഷ്യത അങ്ങനെ കാണപ്പെടുന്നില്ല. സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ ആ സത്ത് തന്നെയാണ് സത്ത ആയിരിക്കുന്നത്, ആ സത്ത് തന്നെയാണ് നാമരൂപാത്മകമായിരിക്കുന്നത്. അത് ഒരു സിദ്ധാന്തം അങ്ങനെ പറയുകയല്ല, നമ്മുടെ അനുഭവത്തെ പറയുകയാണ്. എത്ര സമർത്ഥനായ ഒരുവനായാലും ശരി, ഈ സത്തിൽ നിന്ന് ഈ പുസ്തകത്തെ മാറ്റാൻ കഴിയില്ല. രണ്ടിനെ രണ്ടാക്കി വെക്കുക, ഈ പുസ്തകത്തിൻ്റെ പേജുകളെയൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ഒന്നാം പേജ്, രണ്ടാം പേജ് എന്നിതിനെല്ലാം അടർത്തി മാറ്റി വയ്ക്കും. അങ്ങനെ ചെയ്യുന്നത് പോലെ ഈ സത്തിൽ നിന്ന് ഈ പുസ്തകത്തെ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഞാനിതാ സത്തിൽ നിന്ന് വേറിട്ട ഒരു പുസ്തകത്തെ അനുഭവിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. പുസ്തകത്തിൻ്റെ അനുഭവം ഉണ്ടോ? അപ്പോഴെല്ലാം ആണ് പുസ്തകത്തെ സത്തായിട്ട് അനുഭവിക്കാൻ പറ്റും. ശരി, പുസ്തകം ഇല്ലാതായാലോ? ആ ഇല്ലായ്മയെ സത്തായി അനുഭവിക്കാം. പറയുന്നതാ ഇവിടെ ഇല്ലായ്മയുണ്ട്, അഭാവമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഉത്പത്തി ഈ പുസ്തകം ഈ രൂപത്തിലാകുന്നതിന് മുമ്പോ അന്നിന് മുമ്പ് എന്താ ചെയ്തത്? ഒരു വസ്തു കൊണ്ട് പേപ്പർ ഉണ്ടാക്കി, അത് പിന്നെ കൂട്ടിച്ചേർത്ത് പുസ്തകം ഉണ്ടാക്കി, അതിൽ പലതും പ്രിന്റ് ചെയ്തു. ഓരോ സന്ദർഭങ്ങളിലും ആ ഉത്പത്തിയുടെ ഓരോ സന്ദർഭങ്ങളിലും എന്താണ്? അത് സത്തിനെ അനുസരിക്കുന്നു. ഏത് അംശമായി പ്രകടമായാലും ശരി, അക്ഷരമായോ കടലാസായോ ഏത് രീതിയിൽ പ്രകടമായാലും എല്ലാം അത് സത്തിനെ ആശ്രയിച്ചാണ് പ്രാകൃത്യഭാവം. ഇനി ഇതിങ്ങനെ പുസ്തകമായിരിക്കുമ്പോൾ സത്തിനെ ആശ്രയിച്ചാണ്. നശിച്ചാലോ ആ നാശത്തിലും സത്ത് നിലനിൽക്കുന്നു. അപ്പോൾ ആ സത്തെന്ന് പറയുന്നത് ഒരു കഥയല്ല, സ്വാനുഭവമാണ്, സർവരും അനുഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ സത്തിനെ ഈ പുസ്തകത്തിൻ്റെ എന്തെങ്കിലും ഒരു വിശേഷതയായിട്ടല്ല എടുക്കേണ്ടത്, മറിച്ച് ഇതിൻ്റെ സ്വരൂപമായിട്ടാണ്. അതുകൊണ്ട് സത്ത എന്ന് പറയുന്നത് സത്തിൻ്റെ ഒരു ഭാവം, ഒരു സാമാന്യ സ്വഭാവം, ഭാവം എന്ന് വെച്ച സ്വഭാവം, അങ്ങനെയല്ല എടുക്കേണ്ടത്, മറിച്ചിവിടെ സർവപ്രപഞ്ചത്തിൻ്റെ ഈ സ്വരൂപമായിട്ടാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഒരാൾ കാണിക്കും സത്തയിൽ നിന്ന് വേറിട്ട് കാണിക്കാൻ പറ്റത്തില്ല. ആ എന്താ അത്? അങ്ങനെ സർവവസ്തുക്കളുടെയും സ്വരൂപമായിരിക്കുന്ന സത്ത എന്ന് പറയുന്നു. അതെന്താണ് പറയുന്നു? ശരി, അത് അനുഭവിക്കുന്നുണ്ട് ആ സത്തെ. അക്കാര്യത്തിൽ ആർക്ക് സംശയമില്ല, സത്തയുടെ അനുഭവമുണ്ട്. സത്തയുടെ അനുഭവവും സത്തയും അതും രണ്ടല്ല. എന്തുകൊണ്ടല്ല? അനുഭവത്തിൽ നിന്ന് സത്തയെ ഇനി വേറിട്ടാക്കാൻ കഴിയത്തില്ല. അനുഭവം തന്നെയാണ് സത്താരൂപത്തിൽ പ്രകാശിക്കുന്നത്. അറിവ് തന്നെയാണ് സത്താരൂപത്തിൽ പ്രകാശിക്കുന്നത്. നമ്മൾ പറയും എന്താണ് സത്ത എന്നുള്ള അറിവ് എന്ന് പറയുന്നത്, പുസ്തകം എന്നുള്ള അറിവ്, മേശയം എന്നുള്ള അറിവ് എന്നെല്ലാം പറയുന്ന പോലെ സത്തെന്ന അറിവ്, അറിവ് സദ്രൂപത്തിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇവിടെ സത്തയെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് എന്താണോ, അല്ലെങ്കിൽ അറിവിന് വിഷയമായിരിക്കുന്ന സത്ത എന്ന് പറയുന്നത് എന്താണോ, അത് അറിവ് തന്നെയാണ്. സത്ത് അറിവ് എന്നവിടെ വേർതിരിക്കാൻ കഴിയത്തില്ല. അവിടെ അതിനെ സത്തെന്നോ ചിത്തെന്നോ പറയാം. അത് അതിനെ പിന്നെ ആനന്ദം എന്ന് എന്തുകൊണ്ട് പറയുന്നു? അവിടെ സത്തായിരിക്കുന്നു, അറിവായിരിക്കുന്നു, അതിലും മറ്റൊന്ന് കൂടിക്കലരുന്നില്ല. ഈ പറയുന്ന നാമരൂപാത്മകമായ ഘനമാനങ്ങളുള്ള വസ്തുക്കൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. അത് കേവലമായ സത്തായിരിക്കുന്നു, കേവലമായ അറിവായിരിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ ആനന്ദം എന്ന് പറയുന്നത്. ഈ ആനന്ദത്തെ ഇല്ലാതാക്കുന്ന എന്താണ്? ഈ നാമരൂപങ്ങൾ അതിലേക്ക് കടന്നു വരുമ്പോഴാണ്. അത് നാമരൂപശൂന്യമായിരിക്കുമ്പോൾ, നാമരൂപരഹിതമായിരിക്കുമ്പോൾ അതിനെ പറയും ഏകരസമായിരിക്കും, ഏക സ്വഭാവമായിരിക്കുന്നു പറയുന്നു. അത് ആനന്ദമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് അതിന് സച്ചിദാനന്ദം എന്ന് പറയുന്നു. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. സത്വ വ്യതിരേകേണ സത്വ അന്യോഭാവ ഈക്ഷ്യതേ അപ്യഭാവോ നലപതേ കിം ഭാവോ അതിരേകത. അതുകൊണ്ട് തന്നെ എന്താണ് അഭാവം എന്ന് പറഞ്ഞാൽ? സാധാരണ അഭാവമെന്നോ മിഥ്യയെന്നോ എന്ത് പറഞ്ഞാലും ശരി, അതും നിലനിൽക്കുന്നുണ്ട് ഇവിടെ. എവിടെ? സത്തിൽ നിന്ന് വേറിട്ട്. ഭാവത്തെ നിങ്ങൾ അറിയുന്നു, ഈ ഭാവവസ്തുക്കളെല്ലാം ഉണ്ട് എന്നറിയുന്നു. ശരി, അഭാവത്തെ ഇല്ലായ്മയോ? ശൂന്യം വരെ പോയാലും ശൂന്യത്തെക്കുറിച്ച് എന്ത് പറയും? നിങ്ങൾ എന്തിനെയാണ് പരമകാരണമായി സ്വീകരിച്ചിരിക്കുന്നത്? ഞങ്ങൾ ശൂന്യത്തെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഒരു ശൂന്യത്തെ നിങ്ങൾ അംഗീകരിക്കുന്നു, ഉണ്ട്. ശൂന്യവും എന്തായി? സത്തായി. സത്തിൽ നിന്ന് മാറി നിൽക്കാൻ ശൂന്യത്തിനും കഴിയത്തില്ല. എന്തുകൊണ്ട്? അല്ലെങ്കിൽ നിങ്ങൾ ശൂന്യത്തെ നിഷേധിക്കും. അല്ല, ഞങ്ങൾ ശൂന്യത്തെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ എന്തായി? സത്തായി. അല്ലല്ല, ഞങ്ങൾ ശൂന്യത്തെ അംഗീകരിക്കുന്നു എന്ന് വെച്ചാൽ ശൂന്യം സത്താണെന്നാണ് നിങ്ങളുടെ പക്ഷം. അപ്പോൾ അഭാവത്തിനും എന്താണ്? ഇതിലൊന്നും മാറി നിൽക്കാൻ കഴിയത്തില്ല. ഇതെല്ലാം നശിച്ചുപോയി. നശിച്ചുപോയാൽ ആ നാശം അങ്ങനെ ഒന്നിനെ അംഗീകരിക്കേണ്ടി വരുന്നില്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? നാശത്തിൻ്റെ ഉണ്മയെ അംഗീകരിക്കേണ്ടി വരുന്നു. ഇവിടെ സത്ത് നാശരൂപത്തിൽ നിൽക്കുന്നു, സത്ത് അഭാവരൂപത്തിൽ പ്രവാസിക്കുന്നു. നമ്മൾ പറയുന്നു നാപ്യഭാവോ എന്നാണ് കിമു ഭാവോ അതിരേകത പറയുന്നു. അഭാവത്തിന് പോലും ഈ സത്തിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഈ ഭാവങ്ങളെ എങ്ങനെ നിങ്ങൾ സത്തിൽ നിന്ന് അന്യമാക്കും എന്നാ ചോദിക്കുന്നു. ശൂന്യത്തിന് പോലും സത്തിൽ നിന്നും മാറി നിൽക്കാൻ ഒരിടമില്ല. അതുകൊണ്ട് ശൂന്യവാദി എന്ന് പറയുന്ന ആളും അയാളും എന്തിനീകരിക്കേണ്ടി വരുന്നു? സത്തിന്. പിന്നെ അയാൾ അത്രയും പറയും, ആ സത്തിൽ ശൂന്യം എന്ന് പറയും. വേറൊരാൾ പറയുന്നല്ല, സത്തിൽ ഈ നാമരൂപാത്മകമായ പ്രപഞ്ചമാണ്. വേറൊരാൾ പറയുന്നല്ല, സത്തിൽ ശൂന്യമാണ്. എന്തുകൊണ്ട്? അയാൾ പറയുന്നു, ഞങ്ങൾ ആത്യന്തികമായി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ശൂന്യത്തെയാണ് എന്ന് പറഞ്ഞാൽ ശൂന്യത്തിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കേണ്ടി വരും. അതിന് ഇത്രയും മനസ്സിലാക്കാവുള്ളൂ, അസ്തിത്വം ശൂന്യരൂപത്തിൽ അയാൾക്ക് അനുഭവപ്പെടുന്നു, മറ്റൊരാൾക്ക് അസ്തിത്വം നാമരൂപാത്മകമായി ജഗത്തായി അനുഭവപ്പെടുന്നു. അപ്പോൾ ഈ അസ്തിത്വത്തിൽ നിന്നും രക്ഷ ആർക്കുമില്ല, സത്തയിൽ നിന്നും രക്ഷ ആർക്കുമില്ല. അതുകൊണ്ട് പറയുന്നു അഭാവത്തിന് പോലും ഈ സത്തയെ വിട്ട് മാറി നിൽക്കാൻ കഴിയില്ലെങ്കിൽ, എന്നുവെച്ചാൽ അഭാവം പോലും ഈ സത്തയിൽ നിന്ന് അന്യമല്ലെങ്കിൽ ഭാവത്തിന്റെ കഥ പറയാനുണ്ടോ? ജഗത്തിന്റെ കഥ പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് എന്തുകൊണ്ടങ്ങനെ പറയുന്നു? ആകാശം ഉൾപ്പെടെയുള്ള ഈ ജഗത്ത് സത്താണ്, അറിവാണ്, ആനന്ദമാണ് എന്ന് ഇവിടെ യുക്തിയിലൂടെ സമർത്ഥിക്കുകയാണ്. അഭാവോ നല്ലതേ കിമു ഭാവോ അതിരേകത. ഇനിങ്ങനെയാണ് ഭാവവസ്തുക്കൾ അന്യമാകുന്നത്, ഭിന്നമാകുന്നത്. സദന്യ ബുദ്ധിഗമ്യസ്യ ശ്രുതി തസ്മാത് അനേകശഃ ബ്രവീത് ഭ്രാന്തി മാത്രത്വം മൃത്തികാദി നിദർശനേഹി. എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, നമുക്കത് അംഗീകരിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. ഇതൊക്കെ ശരിയാണ് പറയുമ്പോൾ ബോധ്യപ്പെടുന്നു, ഇതെല്ലാം സത്ത് തന്നെയാണ്, ഭാവവും സത്താണ്, അഭാവവും സത്താണ് എന്നെല്ലാം അംഗീകരിച്ചാലും വീണ്ടും ചോദിക്കും, ഈ നാമരൂപാത്മകമായ പ്രപഞ്ചം ഇത് സത്താണ്, എന്റെ മുമ്പിലിരിക്കുന്ന വസ്തു സത്താണ്, എന്നാലും ആ സത്തിലൊരു വസ്തു വീണ്ടും അത് മുമ്പ് നിൽക്കുന്നുണ്ടല്ലോ. ശരി, എന്നാൽ എനിക്ക് പഠനം എന്താണ് സത്ത് മാത്രം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സാധാരണ പറയാറില്ലേ, ഞാൻ ഇതിനെയൊക്കെ ബ്രഹ്മമായി കാണുന്നു, അങ്ങനെ ഒരു കാഴ്ചയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, ബ്രഹ്മ മാത്രമായൊരു കാഴ്ച. അത് സാധിക്കാതെ വരുമ്പം പറയും, ശരി നിങ്ങൾ പറയുന്നു ഇത് ബ്രഹ്മമെന്നോ സത്തെന്നോ ഏത് വാക്കുകൊണ്ടോ പറയും, പക്ഷെ എനിക്ക് അനുഭവപ്പെടുന്ന എന്താണ്, ഞാനും നീയും ഭേദമാണ്, ഇവിടെ പറയുന്ന അഭേദമല്ല, ഇവിടെ പറയുന്ന സത്തിൽ തന്നെ എനിക്ക് അസത്ത് അനുഭവപ്പെടുന്നു. സത്ത് മാത്രമേ ഉള്ളൂ കേവലം, സത്തിൽ ഒരു തരത്തിലുള്ള ഭേദം ഇല്ല, അല്ലെങ്കിൽ പിന്നെ എന്താ ഈ അസത് അനുഭവം, ഈ അനുഭവം എങ്ങനെ നിലനിൽക്കുന്നു? ഇത് അവസാനം വരുന്ന ചോദ്യമാണ്. എവിടെയെല്ലാം സത്തിനെ കുറിച്ച് പറയുന്നു, അദ്വൈതത്തെക്കുറിച്ച് പറയുന്നു, ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു, അവിടെയെല്ലാം ഈ ചോദ്യം വരും, പിന്നെ ഈ പ്രപഞ്ചം എങ്ങനെ അനുഭവപ്പെടുന്നു? അഭേദത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഭേദം എങ്ങനെ അനുഭവപ്പെടുന്നത്? ഇതിനെന്താ സമാധാനം? അപ്പൊ തത്വത്തിൽ ഇത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ തത്വത്തിൽ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഈ അനുഭവത്തിന്റെ തത്വബോധമാണത്, പ്രപഞ്ച അനുഭവത്തിന്റെ തത്വബോധമാണത്. ഈ തത്വബോധം എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണുന്നതോ ചെവി കൊണ്ട് കേൾക്കുന്നതോ മൂക്ക് കൊണ്ട് മണക്കുന്നതോ ഒന്നുമല്ല. തത്വബോധം എന്ന് പറയുന്നത് കേവലമായ അറിവാണ്. അപ്പോൾ അത് ആ അറിവിനപ്പുറം മറ്റെന്തോ ആണെന്ന് ധരിക്കുന്നിടത്താണ് കുഴപ്പം വരുന്നത്. അത് കേവലമായ അറിവെന്ന് പറയുമ്പോൾ വ്യത്യാസം എന്താണ്? എന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകത്തെ കാണും. ഇവിടെ പുസ്തകം എന്ന് പറയുന്ന ഒരു വസ്തു, പുസ്തകത്തിന്റെ നാമം, പുസ്തകത്തിന്റെ രൂപം, ഇങ്ങനെ നാനാതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ ഒരു വസ്തുവിനെ ഗ്രഹിക്കുകയാണ്. ഈ നാനാതരത്തിലുള്ള, ഇതിന് മണമുണ്ടെങ്കിൽ അതുകൊണ്ട് ഗ്രഹിക്കും, ഇതിന് ആകൃതി ഉണ്ടെങ്കിൽ അത് കണ്ണുകൊണ്ട് ഗ്രഹിക്കും, മണമുണ്ടെങ്കിൽ അതിനെ മൂക്കുകൊണ്ട് ഗ്രഹിക്കും, ഇനി കണ്ണടച്ചിട്ട് കൈകൊണ്ട് ഇതിനെ സ്പർശിച്ച് ഗ്രഹിക്കാം, ഇനി വേണമെങ്കിൽ ഇതിനെ മുറിച്ച് വായിലിട്ട് ഇതിൻ്റെ രുചി അനുഭവിക്കാം. ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്നിടത്ത് അവിടെ വസ്തുവുണ്ട്. അതിന് ഒരു വസ്തു അനുഭവത്തിന് വേണ്ടിയിട്ടാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളുണ്ടെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഇതേ ഒരു വസ്തുവിന്റെ അനുഭവം ഉണ്ടാകാം. നിറവും മണവും രുചിയും ആകൃതിയും എല്ലാം ഉണ്ടാകാം. ഇവിടെ ഒരു കാര്യം എന്താണ്? ഇത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകത്തുള്ളൂ. ഇതുപോലെയുള്ള ഒരു അനുഭവത്തെ അല്ല തത്വബോധം എന്ന് പറയുന്നത്. തത്വബോധം എന്ന് പറയുന്നത് ഈ പറയുന്ന പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്ന അനുഭവം അല്ലെങ്കിൽ മനസ്സിന്റെ സഹായത്തോടുകൂടി പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്ന അനുഭവമല്ല, മറിച്ച് ഇതിന്റെ തത്വത്തെ ഗ്രഹിക്കുന്നിടത്ത് ആഗ്രഹണം, ബോധം അതിനല്ലാതെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് യാതൊരു സ്ഥാനമില്ല. പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം അവിടെ ആവശ്യമില്ല. പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം എവിടെയാണ് വരുന്നത്? ഇതിനെ വസ്തുവായി ഗ്രഹിക്കുന്നുണ്ട്, ഇതിന്റെ ഗുണങ്ങളോടുകൂടി ഗ്രഹിക്കേണ്ടത്. ഇന്ദ്രിയങ്ങൾ, ഓരോ ഇന്ദ്രിയങ്ങളും അതിന്റെ വിഷയങ്ങളെ ഗ്രഹിക്കുന്നിടത്താണ് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള ബോധം ഉണ്ടാകുന്നത്. ആ തത്വബോധത്തിന് അതിന്റെ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ആ തത്വബോധം, അത് കണ്ണിലൂടെ ഉണ്ടാകുന്ന ബോധമുണ്ട്. ഒരാൾ ആഗ്രഹിക്കുന്ന എന്താണ്? ഇതിനെയൊക്കെ കാണുമ്പോൾ ബ്രഹ്മമായി കാണണം. ഒരു മിഥ്യാസങ്കല്പമാണ്, കാരണം അത് കണ്ണുകൊണ്ട് കാണുന്നതല്ല. തത്വബോധം എന്ന് പറയുന്നത്, അറിവെന്ന് പറയുന്നത്, അത് കണ്ണുകൊണ്ട് കാണുന്ന അറിവല്ല, ചെവികൊണ്ട് കേൾക്കുന്ന അറിവ്. അതല്ലേ പറയുന്നത് അവിടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളോട് ചേർന്ന് അവിടെ മനസ്സ് പ്രവർത്തിക്കുന്നില്ല പറയുന്നു. ഇന്ദ്രിയങ്ങളും മനസ്സും അല്പം ഒപ്പം പിന്മാറുന്നു, എന്നാലും നമ്മൾ ആഗ്രഹിക്കുന്നു. ഇതിനെല്ലാം കാണുമ്പോൾ ബ്രഹ്മമായി കാണണം. ഒരു ഭ്രാന്തിയാണ് അങ്ങനെയുള്ള ആഗ്രഹം, അങ്ങനെയുള്ള അവകാശവാദങ്ങൾ. ഒരാൾ പറയുന്നു ഞാനിതിനെയൊക്കെ കാണുമ്പോൾ ബ്രഹ്മമായിട്ടോ കാണും. ഇല്ല, കാണുന്നുണ്ടെങ്കിൽ കണ്ണുകൊണ്ടായിരിക്കും കാണുന്നത്. കണ്ണ് കാണുന്ന എന്തിനെയായിരിക്കും? ബ്രഹ്മത്തിന്റെ രൂപത്തെയായിരിക്കും. ചെവി കേൾക്കുന്ന ശബ്ദത്തെയായിരിക്കും. മൂക്കറിയുന്നത് മണത്തെയായിരിക്കും, ഗന്ധത്തെയായിരിക്കും. അതിനതിന്റെ സ്വഭാവത്തെ മാറ്റാൻ കഴിയത്തില്ല. അത് ഈ സൃഷ്ടിയുടെ വിശേഷതയാണ്. കണ്ണുകൊണ്ട് നമുക്കൊരിക്കലും ശബ്ദത്തെ കേൾക്കാൻ കഴിയുന്നില്ലല്ലോ. എന്തുകൊണ്ട്? ഇന്ദ്രിയങ്ങൾക്ക് അതിന്റെ സ്വഭാവങ്ങളെ വിടാൻ കഴിയത്തില്ല. അപ്പൊ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന എപ്പോഴും ഇന്ദ്രിയ വിഷയമായിരിക്കുന്ന പ്രപഞ്ചത്തെ തന്നെയാണ്. അതുകൊണ്ട് കണ്ണുകൊണ്ട് ബ്രഹ്മത്തെ കാണാൻ ഒന്നും കഴിയത്തില്ല. പിന്നെ പൊതുവെ അങ്ങനെ പറയും, എന്താണ് നീ ഇതിനെല്ലാം നാം രൂപങ്ങളായി കാണുമ്പോൾ തത്വജ്ഞാനി ഇതിനെല്ലാം ബ്രഹ്മമായി കാണുന്നു എന്ന് പറയുന്നു. അവിടെ ബ്രഹ്മമായി കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ തത്വത്തെ ബോധിക്കുന്നു എന്നേ അർത്ഥമാണ്. എങ്ങനെയാണോ നമ്മൾ ഈ തത്വത്തെ ഇപ്പൊ ഗ്രഹിക്കുന്നത് അതുപോലെ ഗ്രഹിക്കുന്നു എന്നേ അർത്ഥമാണ്. അവിടെ ആ ഗ്രഹണത്തിനപ്പുറം ഒരു കാണൽ, ഇന്ദ്രിയ സഹായത്തോടുകൂടി ഒരു കാണൽ അത് സംഭവിക്കുന്നില്ല. പിന്നെന്താ വ്യത്യാസം? ശരി, തത്വത്തെ ബോധിച്ചു, ഇത് സത്താണെന്ന് ബോധിച്ചു. തത്വമാണെന്ന് ബോധിച്ചതിന് ശേഷവും കണ്ണ് കാണുന്ന എന്തിനെയാണ്? പ്രപഞ്ചത്തെ തന്നെയാണ്. കണ്ണും മൂക്കും ചെവിയും എല്ലാം കാണുന്ന പ്രപഞ്ചത്തെ തന്നെയാണ്. തത്വത്തെ ബോധിച്ചിട്ടും വീണ്ടും പ്രപഞ്ചത്തിന്റെ അനുഭവം നിൽക്കുന്നു. അപ്പൊ തത്വബോധം കൊണ്ട് എന്താ ഫലം? തത്വബോധം എന്ന് വരുന്നത് കേവലമായ അറിവ്. പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് അറിവാണ്, പക്ഷെ അത് കേവലമായ അറിവല്ല. പിന്നെയോ നാമം രൂപം ഇതെല്ലാം അനുഭവിക്കുന്നു. പിന്നെന്താ ഇതുകൊണ്ടെന്താ പ്രയോജനം? അപ്പോ ഈ അറിവിന്റെ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചാനുഭവത്തിന്റെ തത്വത്തെയാണ് ബോധിച്ചിരിക്കുന്നത്. അതാണ് തത്വബോധം എന്ന് പറയുന്നത്. അപ്പൊ നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ച അനുഭവത്തിന്റെ തത്വബോധം അതാണ്. ഈ പ്രപഞ്ചത്തിന്റെ തത്വത്തെ ബോധിച്ചിരിക്കുകയാണ്. ശരി, അപ്പോ ആ തത്വബോധത്തിൽ പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ നില എന്താണ്? ഈ അനുഭവത്തിന്റെ നില എന്താണ്? നാമരൂപാത്മകമായ അനുഭവത്തിന്റെ നില. അതിനെയാണ് അടുത്ത് പറയുന്നത്. എന്താണ് സദന്യൻ ബുദ്ധിഗമ്യസ്യ ശ്രുതി തസ്മാത് അനേകശഃ ബ്രവീ ഭ്രാന്തിമാത്രത്വം മൃത്തികാതി ദുരസ്നേഹി. ആ തത്വബോധത്തിൽ ഈ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളുടെ അനുഭവം എന്ന് പറയാം, അല്ലെങ്കിൽ ശബ്ദസ്പർശ രൂപാദികളുടെ തത്വത്തെക്കുറിച്ചുള്ള ബോധം അതെന്താണോ? കാരണം ആ തത്വബോധത്തിന് ശേഷവും ശബ്ദസ്പർശ രൂപാദികളുടെ അനുഭവം നിലനിൽക്കുന്നു. അതിനെന്ത് പറയുന്നു? അതിനെയാണ് പറയുന്നത് ഭ്രാന്തി എന്ന് പറയുന്നത്. തത്വബോധത്തിന് ശേഷവും ശബ്ദസ്പർശ രൂപാദികൾ അനുഭവിക്കുന്നു. ശബ്ദസ്പർശ രൂപാദികൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഭേദം അനുഭവിക്കുന്നു എന്നുള്ളത്. തത്വം എന്താണ് ബോധിപ്പിച്ചത്? അഭേദത്തെ, അദ്വൈതത്തെ ബോധിപ്പിച്ചു. പക്ഷെ ആ തത്വബോധത്തിന് ശേഷവും ഭേദാനുഭവം നിൽക്കുന്നു. അപ്പോൾ തത്വബോധത്തിലുള്ള ഭേദാനുഭവത്തെയാണ് പറയുന്നത് ഭ്രാന്തി എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ആ ഭേദത്തിന്റെ തത്വത്തെ അവൻ ഗ്രഹിച്ചിരിക്കുന്നു. വീണ്ടും നിലനിൽക്കുന്നതിന് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിദർശനം കേവലമായ ഒരു ദൃഷ്ടാന്തം മാത്രമാണ്. രജ്ജുസർപ്പവും ശക്തികാരജിതവുമല്ല, മരുമരീചികയും അല്ല. അതിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിദർശനം മാത്രമാണ് എന്ന് പറഞ്ഞാൽ തത്വബോധത്തിൽ, കാണുന്ന പ്രപഞ്ചത്തിന്റെ തത്വബോധത്തിൽ പ്രപഞ്ചം മാഞ്ഞു പോകുന്നു. പ്രപഞ്ചത്തെ നോക്കുമ്പോൾ അവിടെ കണ്ണുകൊണ്ട് കാണുന്നത് ബ്രഹ്മമെന്ന് പറയുന്ന ഒന്നിനെയാണ്. അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നുമില്ല. പിന്നെ ചെവി കൊണ്ട് കേൾക്കുന്നത് സാധനം പറയുമല്ലോ, കാണുന്നതെല്ലാം ബ്രഹ്മമാണ്, കേൾക്കുന്നതെല്ലാം ബ്രഹ്മമാണെന്ന് പറയുന്നു. ആ പറയുന്നത് കണ്ണുകൊണ്ട് ബ്രഹ്മത്തെ കാണുന്നോ ചെവി കൊണ്ട് ബ്രഹ്മത്തെ കാണുന്നോ അല്ല. കണ്ണുകൊണ്ട് കാണുന്നതിൻ്റെയും ചെവി കൊണ്ട് കാണുന്നതിൻ്റെയും എല്ലാം തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നു, പരമാർത്ഥത്തെ ഗ്രഹിച്ചിരിക്കുന്നു. ആ പരമാർത്ഥം എന്താണ്? അതിനാണ് ഇവിടെ സത്തെന്നോ ചിത്തെന്നോ ആനന്ദമെന്നോ പറയുന്നു. ആ ബോധത്തിൽ പ്രപഞ്ചത്തെ കാണും. എന്താ അങ്ങനെ വ്യത്യാസം വരുന്നത്? ജീവൻ സ്വയം അജ്ഞനായിരിക്കുന്നു, അവനീ പ്രപഞ്ചത്തെ കാണുന്നു, അവനീ ബോധമില്ല. അപ്പോൾ ഒരു കൂട്ടർ എന്ത് ചെയ്യുന്നു? ഇത്തരം ഒരു ബോധമില്ലാതെ പ്രപഞ്ചത്തെ കാണും. മറ്റൊരു കൂട്ടരാണെങ്കിലോ ഈ ഒരു ബോധത്തോടുകൂടി പ്രപഞ്ചത്തെ കാണുന്നു. അവിടെ രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച് പറയുന്നു. അവർ ഇതിനെ ഭ്രാന്തിയാണെന്ന് അറിയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ഇതിന്റെ തത്വം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കും. ആ തത്വത്തിൽ വീണ്ടും ഇത് പ്രതീതമാകുന്നതുകൊണ്ട് ആ തത്വബോധത്തെ തുടർന്നുള്ള പ്രപഞ്ചാനുഭവത്തെ പറയുന്നു. അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. കാരണം തത്വബോധത്തിൽ നിന്ന് അന്യമായ എന്തെങ്കിലും ഒരു പ്രതീതി ഉണ്ടെങ്കിൽ അതിന് തത്വം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. തത്വത്തിന് നേരെ വിരുദ്ധമായതിനാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. അപ്പൊ ഭ്രാന്തിക്ക് അത്രയുള്ള താല്പര്യം. അല്ലാതെ കണ്ണുകൊണ്ട് ബ്രഹ്മത്തെ കാണുന്നു എന്നോ ചെവി കൊണ്ട് ബ്രഹ്മത്തെ കാണുന്നു എന്നോ എന്നുള്ളതല്ല. അതിന്റെ തത്വത്തെ മനസ്സിലാവും. അതിന് ഉദാഹരണം പറയുന്നു. അവിടെ മൃത്തികയുടെയും പാത്രങ്ങളുടെയും ഉദാഹരണം പറയുന്നു. അവിടെ ആ പാത്രങ്ങളെ കാണുമ്പോൾ അതിൻ്റെ പരമാർത്ഥ തത്വത്തെ ഗ്രഹിക്കുന്നു. ആ തത്വത്തിൽ നിന്ന് അന്യമായൊരു വസ്തു, തത്വത്തിൽ ആ വസ്തുക്കൾ ഭേദത്തെ ഉണ്ടാക്കുന്നില്ല, തത്വത്തിൽ ഭേദത്തെ ഉണ്ടാക്കുന്നില്ല. എന്നാൽ ഭേദപ്രതീതി ഉണ്ട്. ഇത് വേറെ പാത്രമാണ്, ഞാൻ മറ്റൊരു വേറെ പാത്രമാണ്, ഭേദപ്രതീതി ഉണ്ടാകുന്നു. ആ ഭേദപ്രതീതിയുടെ തത്വത്തെ ഗ്രഹിക്കുന്നു. ആ ഭേദപ്രതീതി അഭേദമാകുകയല്ല ചെയ്യുന്നത്. അഭേദജ്ഞാനം എന്ന് പറഞ്ഞാൽ അതല്ല. അഭേദജ്ഞാനം എന്ന് പറയുന്നത് തത്വജ്ഞാനമാണ്. എന്നുവെച്ചാൽ നാം രൂപാത്മകമായിരിക്കുന്ന, അല്ലെങ്കിൽ ശബ്ദം, സ്പർശം, രൂപം, രസം ഇതെല്ലാം അഭേദമായി അനുഭവപ്പെടുകയല്ല. ശബ്ദം ശബ്ദമായും രൂപം രൂപമായും രസം രസമായും എല്ലാം തന്നെ അനുഭവപ്പെടുന്നു. അത്തരത്തിലുള്ള ആ ഭേദത്തിന്റെ നിരാകരണമല്ല, മറിച്ച് ആ ഭേദത്തിന്റെ തത്വത്തെ ബോധിക്കുമ്പോൾ ആ ഭേദം ഭ്രാന്തിയാണെന്നുള്ള ബോധമാണ്. അല്ലാതെ തത്വബോധത്തിൽ ഇതൊന്നും അഭേദമായി പോകത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു സമീകരണമല്ല സംഭവിക്കുന്നത്. മറിച്ച് തത്വബോധത്തിൽ മനസ്സിലാക്കുന്നു, ഇത് ശബ്ദമാണ്, ഇത് സ്പർശമാണ്, ഇത് രൂപമാണ്, ഇത് രസമാണ് എന്നുള്ള ആ ബോധമില്ലാതാകുന്നില്ല. മറിച്ച് മനസ്സിലാക്കുന്നത് എന്താണ്? അത് ഭ്രാന്തി മാത്രം. അതിന്റെ തത്വം, അതിന്റെ പരമാർത്ഥം ഏകമാണ്, സത്താണ്. അതാണ് ഇവിടെ സത്ത അനുഭവമായി അതിനെ ബന്ധിപ്പിച്ച് പറയുന്നത്. സദന്യ ബുദ്ധിഗമ്യസ്യ. സദന്യ ബുദ്ധിഗമ്യമായിരിക്കുന്നതാണ് ഈ നാമരൂപാദികളെല്ലാം. അല്ല, സത് അന്യ ബുദ്ധിഗമ്യമാണ്. ഇവിടെ രണ്ട് ബുദ്ധിയുണ്ട്, ഒന്ന് സദ്ബുദ്ധി, മറ്റൊന്ന് സദന്യ ബുദ്ധി. അതുകൊണ്ട് രണ്ടു തരത്തിലുള്ള ബുദ്ധി, ഒന്ന് അതിന്റെ തത്വത്തെ ഗ്രഹിക്കുന്നു, മൃത്തികയും പാത്രം എടുത്താൽ അറിയാം. ഒന്ന് സദ്ബുദ്ധി, എന്താണ് ഇത് മൃത്താണെന്നറിയുന്നു. മറ്റൊരു ബുദ്ധി അവിടെയുണ്ട്, എന്താണ് ഇത് കലമാണ് ചട്ടിയാണ് കുടമാണ് ഇങ്ങനെ അറിയുന്നു. അവിടെ രണ്ട് ബുദ്ധിയുണ്ട്, ഒന്ന് തത്വത്തെക്കുറിച്ചുള്ള ബോധം, മറ്റൊന്ന് ഇതെല്ലാം വേറെ വേറെ വസ്തുക്കളാണ്, ഭിന്ന ഭിന്ന വസ്തുക്കളാണെന്നുള്ള ബോധം. ആ ഭിന്ന ഭിന്ന വസ്തുക്കളാണെന്നുള്ള ആ അതിന്റെ തത്വത്തെയാണ് ഗ്രഹിച്ചത്. എങ്ങനെ? ഇത് മൃത്താണ്. അതുകൊണ്ട് ഇവിടെ രണ്ട് ബുദ്ധിയെ കുറിച്ച് പറയും. ഒന്നെന്താണ്? സദ്ബുദ്ധി, മറ്റൊന്ന് സദന്യ ബുദ്ധി, ഭേദബുദ്ധി എന്ന് പറയും. സദന്യ ബുദ്ധിഗമ്യസ്യ, എന്താണ് സദന്യ ബുദ്ധിഗമ്യമായിരിക്കുന്ന ഈ നാമരൂപാത്മകമായിരിക്കുന്ന പ്രപഞ്ചം, ശബ്ദസ്പർശരൂപരസഗന്ധ രൂപത്തിലുള്ള ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചം അനുഭവത്തെയാണ് പറയുന്നത് സദന്യ ബുദ്ധി. ആ സദന്യ ബുദ്ധിഗമ്യമായി ഈ പ്രപഞ്ചം, ആ ബുദ്ധിക്ക് വിഷയമായിരിക്കുന്ന ഈ പ്രപഞ്ചം ആർക്ക്? തത്വബോധമുള്ളവന്. തത്വബോധമുള്ളവനെ സംബന്ധിച്ച്, തത്വബോധം ഉള്ളവന്റെ പ്രപഞ്ചബോധത്തെക്കുറിച്ച് പറയാം. അങ്ങനെയുള്ളവന് സദന്യ ബുദ്ധിഗമ്യ ശ്രുതി തസ്മാത് അനേകശഃ. ശ്രുതി എന്ത് ചെയ്യുന്നു? പലതരത്തിൽ എന്ത് പറഞ്ഞു? ഭ്രാന്തി മാത്രത്വം അബ്രവീ. ഇതിനെ, ഈ നാമരൂപാദി അനുഭവത്തെ പറയുന്നു എന്താണത്? ഭ്രാന്തി മാത്രമാണ്. അതിന്റെ തത്വത്തെ അവൻ ഗ്രഹിച്ചിരിക്കുന്നുണ്ട്. ശേഷിക്കുന്ന ഈ ഭേദപ്രതീതി അത് ഭ്രാന്തി മാത്രമാണ്. അതിനാണ് മൃത്തികാദി നിദർശനേഹി, മൃത്തികാദി ദൃഷ്ടാന്തങ്ങളെ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രതീതിക്ക്, തത്വജ്ഞന്റെ പ്രതീതിക്ക് സമാധാനം പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രതീതി ഈ തരത്തിൽ തന്നെയായിരിക്കും നിൽക്കുന്നത്. തത്വബോധത്തിൽ ഈ പ്രതീതിക്ക് കൊടുക്കുന്ന പേരാണ് ഭ്രാന്തി. ഈ ഭേദ അനുഭവത്തിന് കൊടുക്കുന്ന പേരാണ് ഭ്രാന്തി. പക്ഷെ ആ ഭ്രാന്തിയുടെ തത്വത്തെ അവൻ ഗ്രഹിച്ചതുകൊണ്ട് ആ ഭ്രാന്തി അവന് ബന്ധകാരണമല്ല. അത് ഭ്രാന്തി ആയതുകൊണ്ട് തന്നെ അവൻ ഈ ഭ്രാന്തിയിൽ നിന്നും മുക്തനായിരിക്കുന്നു. ആ ഭ്രാന്തിക്ക് അവനെ ബന്ധിക്കാൻ കഴിയത്തില്ല. അതാണ് മരുമരീചികയുടെ ജലം. അതവന് ആ തത്വത്തെ അറിഞ്ഞവനത് പിപാസയുണ്ടാക്കുന്നില്ല, പിപാസ നിവൃത്തിയും ഉണ്ടാക്കുന്നില്ല, ദുഃഖമോ ദുഃഖ നിവൃത്തിയും ഉണ്ടാക്കുന്നില്ല. അത് എന്താണ്? കേവലം ഭ്രാന്തി മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ കാര്യം ഇവിടെ ഉപസംഹരിക്കുകയാണ്. ആകാശവശസ ആത്മൈവ ജ്ഞേയോ ന അന്യത്ര കശ്ചന സർവാന്തരസ്തും നാന്യസ്യ ഇജ്ജ്യതേ അനാത്മനോ യതഃ. അതുകൊണ്ട് ഇവിടെ ആകാശ ശബ്ദം കൊണ്ട്, ആകാശം എന്ന് പറഞ്ഞാൽ ആത്മാവാണ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ആകാശം എന്ന് പറയുന്നത് ഭൗതികമായ ഒരു വസ്തുവിൽ രൂഢമായ ശബ്ദമാണ്. പക്ഷെ ആകാശ ശബ്ദം കൊണ്ട് ഇവിടെ ഭാഷകാരൻ ബ്രഹ്മം അല്ലെങ്കിൽ ആത്മാവെന്നുള്ള അർത്ഥം കൊടുത്തു. ആകാശം ഭൗതികമാണ്. എങ്ങനെ ആ അർത്ഥത്തിൽ എടുക്കാൻ കഴിഞ്ഞു? അത് ഓരോ ജീവന്റെയും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നിരൂപണം ചെയ്യാനാണ് ഇത്രയും പറഞ്ഞത്. എന്നിട്ട് പറയുന്നു ഇവിടെ എന്താണ്? ആകാശോ വജസ, ആകാശ ശബ്ദം കൊണ്ട് ആത്മീയവജ്ഞയോ, ആത്മാവിനെ തന്നെ എടുക്കണം, ആത്മതത്വത്തെ തന്നെ എടുക്കണം, സ്വസ്വരൂപത്തെ തന്നെ എടുക്കണം, സർവവസ്തുസ്വരൂപത്തെ തന്നെ എടുക്കണം. അന്യോ അത്ര കശ്ചന, അല്ലാതെ ഈ നാമരൂപാത്മകമായിരിക്കുന്ന ആകാശത്തെ സർവത്തിനും കൊടുക്കുന്ന ഇടം അവകാശം അതിനെയല്ലേ എടുക്കേണ്ടത്? സർവാന്തരത്വം നന്യസ്വീകരിച്ചത് എന്തുകൊണ്ട്? സർവാന്തരമായിരിക്കുക എന്ന് പറയുന്നു, സർവസ്വരൂപമായിരിക്കുക, സർവാധാരമായിരിക്കുക, സത്തായിരിക്കുക എന്ന് പറയുന്നത് നന്യസ്വീകരിച്ചത്. ഈ കാണുന്ന ആകാശത്തിനോ മറ്റൊന്നിനും അത് ചേരുന്നതല്ല. ആകാശത്തിനോ മനസ്സിനോ മറ്റൊന്നിനും അത് ചേരുന്നതല്ല. അനാത്മനോ ഇത എന്നുകൊണ്ട് അതല്ല, അനാത്മാവാണ് എന്നുവെച്ചാൽ, അനാത്മാന്ന് വെച്ചാൽ മുമ്പ് പറഞ്ഞു അത് ഭ്രാന്തി മാത്രമാണ്, എന്നുവെച്ചാൽ കേവല പ്രതീതി മാത്രമാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ആ തത്വബോധമുള്ളവനെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ ഭ്രാന്തി. നമ്മൾ പറയും തത്വബോധമുള്ളവൻ ഭ്രാന്തിയിൽ നിന്ന് മുക്തനാണെന്ന് പറയും. അത് ശരിയാ? അസ്യം നമുക്ക് പറയാം എന്താണോ, തത്വബോധമുള്ളവന് മാത്രമേ ഉള്ളൂ ഭ്രാന്തി. എന്തുകൊണ്ട്? ആ തത്വബോധമുള്ളവൻ ഈ ഭ്രാന്തിയുടെ തത്വത്തെയാണ് ബോധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭ്രാന്തി എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ച് കേവല പ്രതീതി മാത്രമാണ്. ഈ പ്രതീതിയിൽ അനുഭവപ്പെടുന്ന ഈ ഭേദബുദ്ധി ഇതിൻ്റെ തത്വബോധത്തെ ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് തത്വബോധത്തെ ബാധിക്കുന്നതിന് വേറെ ഒരു ബോധമില്ല എന്ന് പറയുന്നു. വേറെ ഒരു തരത്തിൽ പറയുന്നുകൊണ്ട് ശ്രുതി തത്വത്തെ ബോധിപ്പിക്കുന്നു. ആ തത്വബോധത്തെ ബാധിക്കുന്നതിനൊരു മറ്റൊരു പ്രമാണമില്ല, മറ്റൊന്നുമില്ല. അതുകൊണ്ട് തത്വബോധമുള്ളവൻ അവനൊരിക്കലും ആ ബോധം നശിച്ച അജ്ഞാനിയായി മാറുന്നില്ല, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. മറിച്ച് എന്ത് ചെയ്യുന്നു? ആ തത്വബോധം അതുവരെ ഉണ്ടായിരുന്ന മറ്റ് ബോധങ്ങളെല്ലാം ബാധിക്കുന്നു, ഭേദബോധത്തെ അത് ബാധിക്കുന്നു. അതിനെ ബാധിക്കാൻ മറ്റൊന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. അനാത്മനോ ഇത സർവാന്തരത്വം നന്യസ്വീകരിച്ചതേ അനാത്മന. ബാക്കിയെല്ലാം അനാത്മാക്കളാണ്, അത് കേവലം പ്രതീതി മാത്രമാണ് എന്ന് അവൻ തത്വബോധം കൊണ്ടറിയുന്നു. പ്രതീതിയുടെ തത്വത്തെക്കുറിച്ചുള്ള ബോധം, അതുകൊണ്ടാണ് തത്വബോധത്തിന് ശേഷം അതിനെ പ്രതീതി എന്ന് പറയുന്നത്. തത്വബോധം വരെ ഇതൊക്കെ പ്രതീതിയല്ല, വാസ്തവമായ അനുഭവങ്ങളാണ്. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെല്ലാം വാസ്തവമായ അനുഭവങ്ങളാണ്. ഈ വാസ്തവമായ അനുഭവത്തിൻ്റെ തത്വത്തെക്കുറിച്ചുള്ള ബോധം ഈ അനുഭവങ്ങളെ കേവല പ്രതീതിയാക്കുന്നു. ആ കേവല പ്രതീതിയാണ് ഇവിടെ ഭ്രാന്തി എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് ഒരു ദൃഷ്ടാന്തം മാത്രമായി ഈ ലോകത്തിൽ അനുഭവപ്പെടുന്ന ഭ്രാന്തികളെ എടുക്കുന്നു. അതിൻ്റെ അർത്ഥം ഈ ജഗത്തും അതുപോലെ ഒരു ഭ്രാന്തിയാണെന്നല്ല, അങ്ങനെയല്ല എൻ്റെ അർത്ഥം. അതൊരു കേവലം ദൃഷ്ടാന്തം മാത്രമാണ്. പക്ഷെ അതിനൊന്നും മനസ്സിലാക്കാം എന്താണ് പ്രതീതി എന്ന് പറഞ്ഞാൽ ഏതുപോലെ ഇരിക്കും. അവരജസർപ്പം പോലെ ഇരിക്കും, അതുപോലെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ തത്വബോധത്തിൽ ഇതിനെങ്ങനെ കാണുന്നു? അതുപോലെ കാണുന്നു, അതല്ല രജ്ജുസർപ്പം അല്ല, സൃക്തികാരചിതമൻ. പക്ഷെ അനുഭവം പോലെ ഇതിനെ മനസ്സിലാക്കുന്നു. അനാത്മന ആകാശോ വൈദി തഥാ ബ്രഹ്മൈവ ശ്രുതിരബ്രവീ കാരണഞ്ച ആത്മനോ നാന്യത് ത്രയന്ത്യേഷ് ഉപലഭ്യതേ. അതുകൊണ്ടാണ് മറ്റു സ്ഥലത്തും പറയുന്ന ആകാശോ വാ ഇത് ഇതെല്ലാം ആകാശമായിരുന്നു എന്നെല്ലാം പറയും. അവിടെയെല്ലാം ഈ തരത്തിൽ മനസ്സിലാക്കിയാൽ മതി. ആകാശമെന്നുള്ള ശബ്ദത്തിൽ നിന്ന് തന്നെ ഒരാൾക്ക് മനസ്സിലാക്കാമെങ്കിൽ അതും മതി. ബ്രഹ്മമെന്നുള്ള ശബ്ദത്തിൽ നിന്ന് മനസ്സിലാക്കാമെങ്കിൽ അതും മതി. ആത്മാശബ്ദത്തിൽ നിന്നോ അതുപോലെ സത്ത് ശബ്ദത്തിൽ നിന്നോ ചിത്ത് ശബ്ദത്തിൽ നിന്നോ ആനന്ദ ശബ്ദത്തിൽ നിന്നോ ഏത് ശബ്ദത്തെ ആശ്രയിച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ട് ആകാശ ശബ്ദത്തെ പറഞ്ഞു. അത്തരം ശബ്ദങ്ങൾക്ക് ചില വിശേഷതകളുണ്ട്, അതുകൊണ്ട് പറയുന്നു. ഇത് ശബ്ദമാണോ? അല്ല, ശബ്ദമല്ലല്ലോ. അതുകൊണ്ട് പറയുന്നു ആകാശോ വൈദ്യുതി തഥാ ബ്രഹ്മ ഇവ ശ്രുതി പ്രവീ. അതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ ബ്രഹ്മ എന്ന് പറയുന്ന അതിനെ തന്നെയാണ് ഇവിടെ ആകാശം എന്ന് പറഞ്ഞത്. കാരണം ചാത്മനോന്നന്യത്രയന്തേഷു ഉപലഭ്യതേ. അതുകൊണ്ട് ത്രയന്തേഷു ഉപനിഷത്തുക്കളിൽ ഒരിടത്തും തന്നെ പരവുമായി നിർദ്ദേശിക്കുന്നത് ഈ തത്വത്തെ അല്ലാതെ മറ്റൊന്നിനെയല്ല, ഈ തത്വത്തെ തന്നെയാണ്. അതിന് ഏത് ശബ്ദവും ഉപയോഗിക്കും. ചിലടത്ത് വരും ഞാനെന്നുള്ള ശബ്ദത്തിൻ്റെ ഉപയോഗിക്കുന്നു, അഹം ബ്രഹ്മാസ്മി. ചിലടത്ത് വരും നീ എന്നുള്ള ശബ്ദത്തിൻ്റെ ഉപയോഗിക്കുന്നു, തത്വമസി. ചിലടത്ത് വരും സർവം എന്നുള്ള ശബ്ദത്തെ ഉപയോഗിക്കുന്നു, സർവം ഖണ്ഡിതം ബ്രഹ്മ. ഇങ്ങനെ ഞാൻ നീ സർവം തുടങ്ങി ഏത് ശബ്ദങ്ങൾ കൊണ്ടും തത്വത്തെ ബോധിപ്പിക്കാമെങ്കിൽ പിന്നെന്താ ആകാശ ശബ്ദം കൊണ്ട് ബോധിപ്പിച്ചത്? ഏത് ശബ്ദം കൊണ്ടും അതിനെ ബോധിപ്പിക്കാം. എന്തുകൊണ്ട്? അത് തന്നെയാണ് എല്ലാമായിരിക്കുന്നത്, എല്ലാ ശബ്ദമായിരിക്കുന്നതും അത് തന്നെയാണ്, എല്ലാ രൂപമായിരിക്കുന്നതും അത് തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ വാക്കുകളും ആ തത്വത്തെ തന്നെ പറയുന്നു എന്ന് പറയുന്നല്ലേ. അതുകൊണ്ട് ഇതിനെ തന്നെയാണ് പറയുന്നത് യേശോന്തര്യാമി യേശയോനി. അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. സർവസ്യ പ്രഭാവ്യയോ ഭൂതാന എന്നെല്ലാം പറഞ്ഞു ഈ ആകാശമെന്ന് പറഞ്ഞതിന് അവിടെ ഇങ്ങനെ പറഞ്ഞു അന്തര്യാമിയാണ് യോനിയാണ് സർവസ്യ പ്രഭാപ്യ ഭൂതാന എന്നെല്ലാം മാണ്ഡൂകേയ ശ്രുതിയിൽ മാണ്ഡുക്യ ശ്രുതിയിൽ പറഞ്ഞത് ഇതിനെ തന്നെയാണ്. എന്ന് പറഞ്ഞിട്ടിവിടെ അതിനെ വിശദീകരിക്കുന്നു. അത് ആകാശം എന്ന് പറയുന്നത് അവിടെ അന്തര്യാമി എന്നും മറ്റും പറഞ്ഞ് ആ തത്വത്തെ തന്നെയാണ് എന്ന് വിശദീകരിക്കുന്നു. അപ്പോ ഈ സമാധാനം ആകാശത്തിലാണ് സർവവും ഓതപ്രോതമായിരിക്കുന്നതെന്ന് കേട്ടപ്പോ ഗാർഗി പറയുന്നു സാഹോ വാച നമസ്തേ അസ്തു യാജ്ഞവൽക്യ യോമ ഏതം വിവോചോ അപരസ്മൈ ധരയസ്യേതി പൃച്ഛഗർഗീതി. പുനഃസാഹോ വാച വീണ്ടും ഗാർഗി പറഞ്ഞു. ഗാർഗിയുടെ ഒരു ചോദ്യം വന്നു, അതിന് സമാധാനം പറഞ്ഞു. ഇപ്പൊ ഗാർഗി പറയുകയാണ് നമസ്തേ നമസ്തേ അസ്തു ഇത്യാദി പ്രശ്നസ്യ ദുർവചത്വ പ്രദർശനാർത്ഥം. കാരണം എന്റെ ചോദ്യം ഉത്തരം പറയാൻ പ്രയാസമുള്ളതായിരുന്നിട്ടും അങ്ങ് പറഞ്ഞു. അതിൽ ഉള്ള കൃതജ്ഞത കൊണ്ട് പറയുകയാണ്, പ്രയാസമുള്ള ഒരു ചോദ്യത്തിന് സമാധാനം പറഞ്ഞല്ലോ. അതാണ് ദുർവചത്വം, പറയാൻ പ്രയാസമുള്ളതാണ്. അതിനെ പ്രകടമാക്കിക്കൊണ്ട് തന്നെ കരുതി കൂട്ടി കടുപ്പമുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്, എന്നിട്ടും മറുപടി പറഞ്ഞു. അതുകൊണ്ട് പറയുന്നു നമസ്തേ, താങ്കൾക്ക് നമസ്കാരം, കൊള്ളാം എന്ന് പറയുന്നു. തിരക്കേടില്ല. യോമേ മമ ഏതം പ്രശ്നം വിഭവിച്ചോ വിശേഷേണ അപാകൃതവാൻ അസി. അങ്ങ് മേ എന്റെ ഏതം പ്രശ്നം ഈ ചോദ്യത്തിന് സമാധാനം പറഞ്ഞു ദ്യവോചോ വിശേഷിച്ച് പറഞ്ഞു. എങ്ങനെ ആകാശം അതിൽ ഓതപ്രോതമായിരിക്കും സർവ എന്നിങ്ങനെ ഒരു അർത്ഥത്തെ നിശ്ചയിച്ചു പറഞ്ഞു. എന്റെ സംശയത്തെ ദൂരീകരിക്കാൻ ശ്രമിച്ചു. സമാധാനമായിരുന്നു ഗാർഗി തേടത് പറയത്തില്ല. എന്നാലും പറഞ്ഞിടത്തോളം ശരി എന്ന് അംഗീകരിക്കത്തേ ഉള്ളൂ. ഏതസ്യ ദുർവചത്വ കാരണം സൂത്രമേവ താവത് അഗമ്യം ഈ തിരയിർ ദുർവാച്യം കിമിത തത് യസ്മിൻ ഓതഞ്ച പ്രോതം ചേത്യതോ നമോസ്തത്തെ തുഭ്യം അതിനെ ഭാഷകാരം വ്യാഖ്യാനിക്കുന്നു. ഏതസ്യ ദുർവചത്വ കാരണം എന്തുകൊണ്ടാണത് പറയാനും മനസ്സിലാക്കാനും പ്രയാസം എന്ന് പറയുന്നത്? സൂത്രമേവ താവത് അഗമ്യം ഈ സ്ഥൂലമായി കാണുന്ന ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മമായ ഭാവം അതാണല്ലോ എന്ന് പറഞ്ഞ പ്രാണാത്മാവ് സൂത്രാത്മാവ് എന്ന് പറഞ്ഞ അതുപോലും അഗമ്യമാണ്. ഇതിലെ ദുർവാച്യം മറ്റുള്ളവർക്ക് പറയാനും മനസ്സിലാക്കാനും പ്രയാസമാണ്. സ്ഥൂലം സൂക്ഷ്മം കാരണം അങ്ങനെ ഇത് സ്ഥൂലമായി അനുഭവപ്പെടുന്നു. ഇതിനൊരു സൂക്ഷ്മമായ ഒരു തലമുണ്ട്, അതുപോലും മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇപ്പൊ പ്രപഞ്ചത്തിന്റെ കർണത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള സൂക്ഷ്മതയെ മനസ്സിലാക്കാനുള്ള ശ്രമമാണ്. അതാണ് സാധാരണ നടത്തുന്നത്. ഇത് സ്ഥൂലം, ഇതിന്റെ സൂക്ഷ്മം എന്താണ്? അത് പരമാണുവാണോ ഊർജമാണോ മറ്റെന്തെങ്കിലുമാണോ, ഇങ്ങനെ അന്വേഷണം നടത്തും. ആ അന്വേഷണങ്ങളെന്ന് പറയുന്നതെല്ലാം ഏതുവരെ ചെന്നിരിക്കും? ആ സൂക്ഷ്മതലത്തിൽ. ആ സൂക്ഷ്മത്തെ പറയും ഇതാണ് കാരണം. സ്ഥൂലമായ പ്രപഞ്ചത്തിന് സൂക്ഷ്മമായ ഒരു കാരണമുണ്ടെന്ന് പറയും. അത് ഞങ്ങൾ കണ്ടുപിടിച്ചു, അത് ഇന്നതാണെന്ന് പറയും. ഇതാണ് സാധാരണ അന്വേഷണങ്ങളിൽ നടക്കുന്നത്. തത്വചിന്ത അതല്ല. ഈ സ്ഥൂലത്തിന്റെ സൂക്ഷ്മത്തെ കണ്ടുപിടിക്കുന്നതല്ല തത്വചിന്ത എന്ന് പറയുന്നത്. സ്ഥൂലത്തിനും സൂക്ഷ്മത്തിനും എന്തിന് കാരണമെന്ന് പറയുന്നതിനും അപ്പുറമുള്ള ഒന്നിന് അതിനാണ് തത്വം വെളിപ്പെടുത്തുന്നത്. അതാണ് തത്വം. അണ്ട് പറയുന്നു ആ സൂത്രം പോലും തവത് അഗമ്യം മനസ്സിലാക്കാൻ പ്രയാസമാണ്. എത്രയോ പേര് അതിനു വേണ്ടി ശ്രമിക്കുന്നു, അന്വേഷണങ്ങൾ നടത്തുന്നു, പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നു. ഇതിലെ ഒരു ദുർവാച്യം, അതും ഒരു നിഗമനത്തിലെത്താൻ സാധ്യമല്ല. പ്രപഞ്ച കാരണത്തെക്കുറിച്ച് സൂക്ഷ്മ തലത്തിൽ അന്വേഷണം നടത്തുന്നിടത്തോളം കാലം അത് അവസാനിക്കാത്ത അന്വേഷണമാണ്. ഒരാളൊരു കാരണത്തെ കണ്ടുപിടിച്ചാൽ മറ്റൊരാൾ വേറൊരു കാരണത്തെ കണ്ടുപിടിക്കും. തത്വബോധത്തിലൂടെ അല്ലാതെ ഇതിനൊരു സമാധാനമില്ല. കിമുത യസ്മിൻ ഓതഞ്ച പ്രോതഞ്ച ആ സൂക്ഷ്മവും ഏതൊന്നിനെ ആശ്രയിച്ചാണോ നിൽക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താണ് നമ്മോസ്തു താങ്കൾ പറയുന്നത്? അതാണ് സ്ഥൂലവും സൂക്ഷ്മവും ഏതെന്തിനാണോ ഓതപ്രോതമായിരിക്കുന്നത്. സ്ഥൂലത്തിന്റെയും സൂക്ഷ്മത്തിന്റെയും തത്വം ഏതാണോ അത്, അതിനെക്കുറിച്ചാണ് അങ്ങ് പറഞ്ഞത്. അതുകൊണ്ട് നമസ്കാരം എന്നാണ് ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നത്. തേതുഭ്യം അപരസ്മി ദിരിയായ പ്രശ്നായ ധാരയസ്യ ദൃഢീ കുരു ആത്മാനം യോമേ ഏതം വേവോചോ എന്ന് പറഞ്ഞതിന് ശേഷം ശരി, നിങ്ങളൊരു സമാധാനം പറഞ്ഞു. ഗാർഗിയ സമാധാനത്തെ കൂടുതൽ പുകഴ്ത്തുന്നൊന്നുമില്ല. ഭക്ഷ്യകാരൻ പറഞ്ഞത് വളരെ ശ്രേഷ്ഠമാണെന്നെല്ലാം പറഞ്ഞെങ്കിലും ഗാർഗി പറയുന്നത് അപരസ്മൈ ധാരയസ്വ. മുമ്പെല്ലാം പറയുന്നത് എന്താണ്? ശ്രദ്ധസ്വസ്വമ്യ, ഞാൻ ഈ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണ്. അതായത് ഗുരു ശിഷ്യന് ഉപദേശിക്കുമ്പോൾ പറയും, നീ കർണങ്ങളെല്ലാം ഉള്ളടക്കി ഏകാഗ്രമായ മനസ്സോടുകൂടി ചിത്തവിക്ഷേപങ്ങളൊന്നും കൂടാതെ ഞാൻ പറയുന്ന തത്വത്തെ അനുസന്ധാനം ചെയ്യണമെന്നെല്ലാം പറയും. ഏകാഗ്രതയെക്കുറിച്ച് പറയും. ഗുരു ശിഷ്യന്റെ ഏകാഗ്രതയെക്കുറിച്ചാണ് പറയുന്നത്. കാരണം ഗുരു തെളിഞ്ഞ ബുദ്ധിയിലാണ് ഉപദേശിക്കുന്നത്. ആ തെളിഞ്ഞ ബുദ്ധി ശിഷ്യനില്ല, അതുകൊണ്ട് ശിഷ്യനോട് ആവശ്യപ്പെടുകയാണ് ശ്രദ്ധസ്വസ്വമ്യ, ഇത് വളരെ ശ്രദ്ധിക്കുക. ഇവിടെ അങ്ങനെയല്ല, ചോദ്യകർത്താവ് ഗുരുവിനോട് ആവശ്യപ്പെടുകയാണ് എന്റെ ചോദ്യം ശ്രദ്ധിക്കണം ഗാർഗ്യതാ പറയുന്നത്. എന്താണ് പറയുന്നത്? അപരസ്മൈ ധാരയസ്വ. അതിനെങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? നമോസ്തുഭ്യം അപരസ്മൈ ദ്വിതീയായ പ്രശ്നനായ. രണ്ടാമത്തെ ചോദ്യത്തിന് തയ്യാറെടുത്തോളുക എന്നാണ്. ധാരയസ്വ എന്ന് വെച്ചാൽ എന്താ? ദൃഢി കുരു ആത്മാനം, നിന്റെ മനസ്സിനെ ദൃഢമാക്കൂ എന്നാണ്. എന്റെ ചോദ്യം തന്നെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക യോഗ്യത വേണമെന്നാണ്. അപ്പൊ ഇവിടെ ശിഷ്യൻ ഗുരുവിനോട് ആവശ്യപ്പെടുകയാണ്, മനസ്സ് ഏകാഗ്രമായി എന്റെ ചോദ്യം എന്തെങ്കിലും കേട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പോരെ. അപ്പൊ ഗാർഗി ഏത് നിലയിൽ നിന്നുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഗാർഗി യാജ്ഞവൽക്കനേക്കാളും ഒരുപടി ഉയർന്നു നിന്നുകൊണ്ടാ ചോദിക്കുന്നത്. എന്റെ ചോദ്യം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും, അതുകൊണ്ട് ഉത്തരം പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. ഒന്നുകൂടി മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി എന്റെ ചോദ്യത്തെ കേൾക്കുക. സാധാരണ ഗുരു ശിഷ്യനോട് പറയുന്നതാണ്, സാധാരണ ചോദ്യകർത്താവ് ശിഷ്യനും സമാനം പറയുന്നതാണ് ഗുരുവാണല്ലോ. ഇവിടെ നേരെ അതിനെ തിരിച്ചാക്കിയിരിക്കുകയാണ്. ചോദ്യകർത്താവ് ഗുരുവും സമാനം പറയുന്നതാണ് ശിഷ്യനുമായി. അതുകൊണ്ട് എന്റെ ചോദ്യത്തെ വളരെ ഏകാഗ്രമാക്കി. എന്നുവെച്ചാൽ ഇവിടെ ചോദ്യം ചോദിക്കുന്ന ഗാർഗി ചോദ്യം ചോദിക്കുന്നെങ്കിലും ഇവിടെ ഈ കൂടിയിരിക്കുന്ന സദസ്സിൽ ആർക്കൊക്കെയാണ് ഈ ജ്ഞാനം ഉള്ളത് എന്ന് തത്വബോധമുള്ളതെന്ന് പരസ്പരം പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ധരയസ്വ ദൃഢീകുരു ആത്മാനം എന്ന് പറഞ്ഞു. വളരെ ഉടനെ യാജ്ഞ വിളിക്കാൻ തയ്യാറായി. ഒന്ന് നിവർന്നൊക്കെ ഇരുന്ന് മനസ്സിനെയൊക്കെ ഏകാഗ്രമാക്കി. കാരണം ഇനിയിപ്പോൾ എന്താ ഇവിടെ ചോദിക്കുന്നതെന്ന് എങ്ങനെ അറിയും? ഇത്രയും ഭീഷണിപ്പെടുത്തിയിട്ടാണ് ചോദിക്കുന്നു. മനസ്സ് വളരെ ഏകാഗ്രമാക്കി വെക്കുന്ന എൻ്റെ ചോദ്യം നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് ശരങ്ങളെപ്പോലെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് വീണ്ടും അത് ആവർത്തിക്കുകയാണ്. പൃച്ഛഗാർഗി ഇതര ആഹ. ഇതരൻ യാജ്ഞവൽക്കം പറയുന്നു, ശരി ചോദിച്ചോളൂ. ഇത്രയും ഭീഷണിപ്പെടുത്തിയിട്ട് ചോദിക്കുമ്പോൾ യാജ്ഞവൽക്കം തളർന്നിട്ടാ പറയുന്നത്, പൃച്ഛഗാർഗി ചോദിച്ചോ, എന്തത് ചോദ്യമായി ചോദിക്കാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ അവിടെ ഗാർഗിയുടെ നില മനസ്സിലാകണം. എത്ര ഔന്നത്യത്തിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്ന് മനസ്സിലാകണം. ശരി, ഗാർഗി എന്താ ചോദിക്കുന്നത്? ഇത് വെറും ഒരു വിരട്ട് മാത്രമാണ്. പറയുന്നു, സഹോവാച ഇത് ഊർധ്വം ഭവിഷ്യത്യാഗച്ഛതി കസ്മിൻ തത് ഓതം ച പ്രോതം ചേതി. ഇവിടെ ഗാർഗി പഴയ ചോദ്യം ഞാൻ തന്നെയാണ് ചോദിച്ചത്. അതെന്താ വീണ്ടും പഴയ ചോദ്യം തന്നെ ചോദിച്ചത്? കാരണം ആദ്യം ഒരു ചോദ്യം ചോദിച്ചു. ഈ ചോദ്യം ചിലപ്പോൾ ഗുരുവിനും തെറ്റുപറ്റും. അങ്ങനെ ശിഷ്യൻ ചോദിക്കുന്ന ചോദ്യത്തെ ശരിയായ രീതിയിൽ ധരിക്കാതെ മറുപടി പറഞ്ഞെന്ന് വരാം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആദ്യം ഞാൻ ചോദിച്ച ചോദ്യം അത് ശരിയായി ശ്രദ്ധിച്ചിട്ടാണ് മറുപടി പറഞ്ഞത്. മാത്രമല്ല, അതേ ചോദ്യത്തെ തന്നെ ചോദിക്കുമ്പോൾ ഇനി വേറെ മറുപടി പറയുമോ? അങ്ങനെ അറിയണമല്ലോ. ചോദ്യത്തെ ശരിയായി ധരിച്ച് തത്വത്തെ അല്ല ബോധിപ്പിക്കുന്നെങ്കിൽ രണ്ടാമത് വേറെ മറുപടി പറയാം. ഒരിക്കലൊന്നു പറയുക, രണ്ടാമത് മറ്റൊന്ന് പറയുക, അങ്ങനെ ആകാമല്ലോ. അങ്ങനെ വരാൻ പാടില്ല. മുമ്പ് പറഞ്ഞത് ശരിയായ തത്വത്തെയാണ് ബോധിപ്പിച്ചതെങ്കിൽ ഇനി ആയിരം ചോദ്യം ചോദിച്ചാലും മറുപടി ഒന്നേ പറയാം. അതല്ലേ അവിടെ നവവാരം ഒമ്പത് തവണയും ഉപദേശിക്കുന്ന ഒന്ന് തന്നെ. എന്താണ്? തത്വമസി ചെയ്തവേതോ. മാറ്റി എന്തെങ്കിലും ഉപദേശിച്ചില്ല. ആയുധാത്മീവിധം സർവം തത്വമസി ചെയ്തകേതോ. ഇത് തന്നെയാണ് എല്ലായിടത്തും പറയുന്നത്. പക്ഷോ തത്വത്തിൽ ഒരാൾക്ക് നിഷ്ഠയുണ്ടെങ്കിൽ എത്ര ചോദ്യം ആ തത്വത്തെ സംബന്ധിച്ച് വന്നാലും മറുപടി ഒന്ന് തന്നെ ആയിരിക്കും. ചോദ്യം പലതാകാം. ഇവിടെ ഗാർഗീയതല്ല, തന്റെ ചോദ്യത്തെ തന്നെ ആവർത്തിക്കുന്നു, ഉത്തരം മാറുമെന്നറിയാം. സമാധാനത്തിന് എന്തെങ്കിലും വ്യത്യാസം വരുമെന്നറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അതുകൊണ്ട് ഭാഷകാരോട് പറഞ്ഞു, വ്യാഖ്യാതമന്യത്ത്, ഇത് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാണ് സഹോവാച ഇതുദ്ധം യാജ്ഞവൽക്യ ഇത്യാദി പ്രശ്ന പ്രതിവചനം ഉക്തസൈവ അർത്ഥസ്യ അവധാരണാർത്ഥം പുനരിച്ചിരി. ചോദ്യം അത് തന്നെയാണ്, അടുത്ത് വരുന്ന സമാധാനം അത് തന്നെയാണ്. എന്തിനു വേണ്ടി? മുമ്പ് പറഞ്ഞ ആ സമാധാനത്തെ മറുപടിയെ തന്നെ ഉറപ്പിക്കുന്നതിന് വേണ്ടി. എന്നാ കിഞ്ചിത് അപൂർവം അർത്ഥാന്തരം ഉച്ചത്, യാജ്ഞവൽക്കനും ഒരു ഇളക്കവും ഇല്ലാതെ തന്നെയാണ് പറയുന്നത്. ഞാൻ എന്ത് സമാധാനമാണോ നിന്നോട് പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഇനി നീ ഏതൊക്കെ ചോദ്യം ചോദിച്ചാലും ശരി, ഇനി സമാധാനം ഒന്നേ ഉള്ളൂ. എന്താണ് ആ സമാധാനം? സഹോവാച യദൂർദ്ധം ഗർഗി ദിവോ യദവാക് പൃഥിവ്യാ യദന്തര ദ്യാവാ പൃഥിവി ഇമേ യദ്ഭൂതം ച ഭവച്ച ഭവിഷ്യേത്യാജക്ഷതേ ആകാശേവ ഓതം ച പ്രോതം ചേതി കസ്മിന്നു ഖല്ലു ആകാശേ ഓതശ്ച പ്രോതശ്ചേതി. Thank you.